സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉത്ക്രാന്തിയിൽ യോജിപ്പിക്കണം. തഥാ ഉത്ക്രാന്തോപി അയം ശാരീരാത്മാ പ്രാജ്ഞനാത്മന അന്വാരൂഢ ഉത്സർജൻ വ്യാധി. ഉദാഹരണത്തിൽ ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. മരണസമയത്ത് അവിടെ പറഞ്ഞൊരു കാളവണ്ടി സഞ്ചരിക്കുന്ന പോലെ ഒരുപാട് ബഹളമെല്ലാം ഉണ്ടാക്കി ശബ്ദമൊക്കെ ഉണ്ടാക്കി ശരീരം വിട്ടുപോകുന്നു എന്നെല്ലാം അവിടെ പറഞ്ഞു. ശരീരാത്മാ അതുപോലെ പ്രാജ്ഞേനാത്മന അന്വാരൂഢ, പ്രാജ്ഞാത്മാവിനോട് അന്വാരൂഢോ അധിഷ്ഠിത ഉത്സർജൻ ഘോരാൻ ശബ്ദാൻ മുഞ്ചൻ. അതെല്ലാം അവിടെ വ്യാഖ്യാനിച്ചാണ്. അപ്പൊ ഈ സുഷുപ്തിയും ഉത്ക്രാന്തിയും തമ്മിലുള്ള സാമ്യത്തെ പറയുകയാണ്. ഉത്ക്രാന്തി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് മരണം, മറ്റൊന്ന് ഉപാസകൻ ശരീരം വിട്ടുപോകുമ്പോൾ. രണ്ടും ഉത്ക്രാന്തിയെ കുറിച്ച് പറയാം. പക്ഷെ രണ്ട് രണ്ട് രീതിയിലാണെങ്കിലും അവിടെയും ഇവിടെ പരമാത്മാവിനാൽ അധിഷ്ഠിതനായി കേവല ജീവഭാവത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ പറയുന്നത് പ്രാജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പരമാത്മാ എന്നുള്ള അർത്ഥത്തെ ഗ്രഹിക്കണം. ജീവനെന്ന് ഗ്രഹിക്കരുത്, അക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. തത്രാപി ശരീരോ ജീവസ്യ ശരീരസ്വാമിത്വ പ്രാജ്ഞസ്തു സയോ പരമേശ്വര. ഇവിടെയും ഉത്ക്രാന്തി എന്ന് പറയുന്നിടത്തും ഇവിടെ ശരീരൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്തുകൊണ്ട് ശരീര സംബന്ധിയായിരിക്കുന്നത്, ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്നത്, ശരീരസ്വാമിയാണ്. ശരീരസ്വാമി എന്ന് പറഞ്ഞാൽ ശരീരാഭിമാനമുള്ളതുകൊണ്ട്. അഹം എന്ന് സർവ്വസാധാരണമായ അഭിമാനം ഈ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള അർത്ഥത്തിൽ ശരീരസ്വാമി എന്ന് പറയുന്നത്. ജീവൻ ശരീരസ്വാമിയാണ്. പക്ഷെ അവിടെയെല്ലാം പ്രാജ്ഞ എന്നുള്ള ശബ്ദം വരുന്നിടത്തെല്ലാം മനസ്സിലാക്കണം. പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൈവ പരമേശ്വര. പ്രാജ്ഞൻ എന്നുള്ള ശബ്ദം കൊണ്ടു കഴിഞ്ഞാൽ അത് പരമേശ്വരൻ എന്ന് തന്നെ ധരിക്കണം. അപ്പോൾ ജീവ ഈശ്വരനുള്ള ഭേദവും ജീവ ഈശ്വരനുള്ള തത്വവും രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ രണ്ടും മനസ്സിലാക്കും. ജീവ ഈശ്വര ഭേദം എന്ന് പറയുന്നത് എന്താണ്? ജീവൻ അജ്ഞനായിരിക്കുന്നു, ശരീരാഭിമാനിയോടുകൂടിയിരിക്കുന്നു. പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ ആ ശരീരാഭിമാന ശൂന്യനായി ശരീരാഭിമാനത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനമില്ലാത്തവനായി ജീവന്റെ അധിഷ്ഠാനമായി ഇരിക്കുന്നു, ജീവന്റെ തത്വമായിരിക്കുന്നു എന്നിങ്ങനെ പ്രാജ്ഞനും പരമേശ്വരനും ഒന്നാണെന്ന് ധരിക്കുന്നു. അവിടെ ജീവനിൽ നിന്നും ഭേദമായിട്ടും ജീവനോട് അഭേദമായിട്ടും ഗ്രഹിക്കും. ഒന്നെന്ന് പറയുമ്പോൾ ജീവനോട് അഭേദമായി പറയുന്നു, വേറെ എന്ന് പറയുമ്പോൾ അവിടെ ഭേദമായി പറയുന്നു. അത് ജീവന്റെ ഉപാധികളെ കൊണ്ട് ജീവൻ ഈശ്വരനിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. ആ ജീവ ഉപാധിയെ നിഷേധിക്കുമ്പോൾ അത് പരമാത്മാവ് തന്നെ. എന്തായാലും പ്രാജ്ഞ ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ പരമാത്മാവെന്ന് ഗ്രഹിക്കണം, ശരീര ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവനെന്ന് ഗ്രഹിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത്. പ്രാജ്ഞസ്തു സൈവ പരമേശ്വര തസ്മാ സുഷുപ്തി ഉത്ക്രാന്തിയോർ ഭേദേന ഉപദേശ. പരമേശ്വരവ അത്ര വിവക്ഷിത ഇതി ഗമ്യത. അതുകൊണ്ട് സുഷുപ്തിനും ഉത്ക്രാന്തിനും, സുഷുപ്തിയിലും മരണസമയത്തും അവിടെ ജീവനിൽ നിന്ന് ഭിന്നമായി പരമാത്മാവിനെ പ്രാജ്ഞശബ്ദം കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതാണ് ഭേദേന ഉപദേശ എന്ന് പറഞ്ഞത്. അന്നു പറഞ്ഞു ശരീരാഭേദേന പരമേശ്വരം ഉപദേശം. പ്രാജ്ഞനാത്മന സമ്പരിഷപ്തോ ന ബാഹ്യം കിഞ്ചനവേദനാന്തരം എന്ന് സുഷുപ്തിയിലും പറഞ്ഞു. അത് കഴിഞ്ഞ് ആത്മാപ്രാജ്ഞനാത്മന അന്വാരൂഢ ഉത്സർജൻ യാതി എന്ന് ഉത്ക്രാന്തിയിലും പറഞ്ഞു. സുഷുപ്തി ഉത്ക്രാന്തിയുഹോ, സുഷുപ്തിയിലും മരണസമയത്തും ഭേദേന വ്യപദേശ ജീവനെയും പരനെയും വേർതിരിച്ച് പറയുന്നുണ്ട്. പ്രാജ്ഞശബ്ദം കൊണ്ട് അത് പരമാത്മാവാണ് എന്ന് ജീവനിൽ നിന്ന് വേർതിരിച്ച് പരമാത്മാവിനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് പരമേശ്വര ഏവാത്ര വിവക്ഷിത. ഇവിടെ പ്രാജ്ഞശബ്ദം കൊണ്ട് പരമേശ്വരനാണ് വിവക്ഷിതമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാജ്ഞശബ്ദം സുഷുപ്തി ഇവിടെ പറയുന്നതാണ്. ഉത്ക്രാന്തിയിലും ഉപയോഗിക്കുന്നിടത്തെല്ലാം പ്രാജ്ഞശബ്ദം കൊണ്ട് പരമാത്മാവിനെ തന്നെ പരമേശ്വര ഏവ അത്ര വിവക്ഷിതം, പരമേശ്വരൻ എന്ന് തന്നെ ഗ്രഹിക്കണം, ജീവനെ ഗ്രഹിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാജ്ഞനാണ് അജ്ഞാനത്തോടു കൂടിയവൻ എന്നൊരർത്ഥം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പറയുന്നതിന് കാരണം ജീവ സാധാരണമായിട്ട്, അതായത് പണ്ഡിത പാമര സാധാരണമായിട്ടുള്ള അനുഭവത്തെ മുൻനിർത്തിയാണെന്നാണ് പറയുന്നത്. ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന അനുഭവം ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും അറിയാതിരുന്നവനാണ് താൻ എന്നുണർന്നതിന് ശേഷം പറയുന്നു. അങ്ങനെ ഒന്നും അറിയാതിരുന്നവനാണ് എന്ന് തന്നെ കുറിച്ച് അനുഭവം ഉള്ളത് കൊണ്ട് അനുഭവം എന്നോ അല്ലെങ്കിൽ അനുഭവത്തെ സ്മരിക്കുന്നു എന്നോ എല്ലാം പറയാം. ഉണർന്നതിന് ശേഷം സുഷുപ്തിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിയ തന്നെ സ്മരിക്കുകയാണ്. അപ്പം ഉറങ്ങിയ തന്നെ സ്മരിക്കുന്നത് കൊണ്ട് അനുഭവിച്ചാലേ സ്മരിക്കാൻ പാടുള്ളൂ എന്നൊരു യുക്തിയുണ്ട്. ഉറക്കത്തിൽ താൻ അനുഭവിച്ചിരുന്നു, തൻ്റെ അറിവില്ലായ്മയെ ഉള്ളതിന് ശേഷം സ്മരിക്കുന്നു. അങ്ങനെ സ്മരിക്കുന്നതുകൊണ്ട് അവിടെ പ്രാജ്ഞൻ എന്ന് പറയുന്നത് അജ്ഞാനത്തോടുകൂടിയിരുന്ന താനാണ്. കാരണം അതിന് എന്താ അനുഭവമാണ് പ്രമാണം എന്ന് പറയുന്നു. അപ്പം അനുഭവത്തെ മുൻനിർത്തി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അനുഭവത്തെ മുൻനിർത്തി ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പാടില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവത്തെ മുൻനിർത്തി തീരുമാനിക്കും, പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ജാഗ്രതയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അനുഭവം എന്നോ സ്മൃതി എന്നോ പറയാം, ഞാൻ ഒന്നും പറഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്നുള്ള ഒരു അനുഭവത്തെ നിഷേധിക്കുന്നില്ല. പക്ഷെ ഈ സ്മരണയിലൂടെ സുഷുപ്തിയിൽ അജ്ഞനായിരുന്നു എന്ന് സമർത്ഥിക്കുന്നത് ഇവിടെ നിഷേധിക്കുന്നു. പറയുന്നു, അങ്ങനെ പണ്ഡിത പാമര സാധാരണമായിരിക്കുന്ന ഈ അനുഭവത്തെക്കാൾ വലുതാണ് ശ്രുതി. ശ്രുതി എന്ന് പറയുന്നത് അതിനെ വിശദീകരിക്കണം, അനുഭവത്തെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു വിശദീകരിക്കും. അപ്പൊ ശ്രുതി എന്താ പറയുന്നത്? ശ്രുതി എന്ന് പറയുന്ന അനുഭവമാണ്. സർവസാധാരണമായിരിക്കുന്ന ഈ അനുഭവത്തെ വിചാരം ചെയ്തവരുടെ, വിചാരം ചെയ്ത് ബോധ്യപ്പെട്ടവരുടെ അനുഭവമാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതി എന്താ പറയുന്നതോടെ പ്രാജ്ഞ എന്ന് പറഞ്ഞ അജ്ഞാനമല്ല, ജ്ഞാനമാണ്. അതാണ് എന്തുകൊണ്ട് അത് വ്യക്തമായി സുഷുപ്തിയിലും ഉത്ക്രാന്തിയിലും എടുത്തു കാണിക്കുന്നുണ്ട്. അവിടെ പ്രാജ്ഞൻ പരമേശ്വരനാണ് എന്ന് ശ്രുതി നിർദ്ദേശിക്കുന്നു. അവിടെ പരമേശ്വരൻ എന്ന് പറയുമ്പോൾ അവിടെ അജ്ഞാനത്തിന് സ്ഥാനമില്ല. ശരീരം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുമ്പോൾ അവിടെ അജ്ഞാനത്തിന് സ്ഥാനമുണ്ട്. ഈ ജീവന്റെ അനുഭവത്തിൽ ജീവൻ അജ്ഞാനത്തോടു കൂടിയവനാണ്, അത് ശരിയാണ്. പക്ഷെ ശ്രുതി എന്ത് ചെയ്യുന്നു? ആ അജ്ഞാനത്തെ നിഷേധിച്ചിട്ട് പരമേശ്വര തത്വത്തെ വെളിപ്പെടുത്തുന്നു. ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ കാണിക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രാജ്ഞൻ എന്ന് പറയുന്നത് ശ്രുതിയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അത് പരമേശ്വരനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ അജ്ഞാനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്കാരത്തിനോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. പിന്നെ യുക്തിയിൽ സമർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, യുക്തിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. യുക്തിയിൽ ചില കാര്യങ്ങൾ സമർത്ഥിക്കുമ്പോൾ അത് യുക്തിക്ക് യോജിക്കും, പക്ഷെ പാരമാർത്ഥികമായ അറിവിൽ അത് നിൽക്കത്തില്ല. ഇവിടെ ശ്രുതിയിൽ പറയുന്ന അനുഭവം എന്ന് പറയുന്നത് പാരമാർത്ഥികമായ അറിവാണ്. പാരമാർത്ഥികമായ അറിവിൽ യുക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അറിവ് രണ്ടു തരത്തിലുണ്ട്. എന്താണ്? പണ്ഡിത പാമര സാധാരണമായിരിക്കുന്ന അറിവ്, അറിവിനെ ആശ്രയിച്ച് യുക്തിയുമുണ്ട്. ആ യുക്തിക്കനുസരിച്ചാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഈ ജാഗ്രതും പൂർവ്വജാഗ്രതവുമായിട്ടൊരു ബന്ധമുണ്ട്, ഈ രണ്ട് ജാഗ്രതനെയും ബന്ധപ്പെടുത്തുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇടയ്ക്ക് ഇവിടെ സംഭവിക്കുന്ന സുഷുപ്തിയാണ്. സുഷുപ്തിയിൽ സംസ്കാരം ശേഷിക്കണം. ആ സംസ്കാരം എന്ന് പറയുന്നത് ശേഷിക്കുന്നത് അജ്ഞാനത്തിലേ ശേഷിക്കൂ. ആത്മാവെന്ന് പറയുന്നത് സംസ്കാരം പോലെയുള്ളൊന്നും തന്നെ ആത്മാവിൽ സ്ഥിതി ചെയ്യത്തില്ല. ആത്മാവ് നിത്യശുദ്ധമാണ്, നിർഗുണമാണ്. അപ്പോൾ പൂർവ്വജാഗ്രതത്തിലെ സംസ്കാരങ്ങൾ ഈ ജാഗ്രതയിൽ അനുവർത്തിക്കുന്നുണ്ട്. അത് ശേഷിക്കുന്നതിന് ആത്മാവിൽ നിന്ന് ഭിന്നമായൊരു സ്ഥാനം വേണം. ആ സ്ഥാനമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയിലെ അജ്ഞാനമാണ് ആ സ്ഥാനം. അജ്ഞാനത്തിൽ സംസ്കാരം ശേഷിക്കുന്നതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ ആ സംസ്കാരം പ്രബുദ്ധമായി വന്നിട്ട് പൂർവ്വജാഗ്രതത്തിനെ കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകുന്നു. അതുകൊണ്ട് പൂർവ്വജാഗ്രതത്തിനും ഈ ജാഗ്രതത്തിനും ഇടയ്ക്കൊരു സുഷുപ്തി, ആ സുഷുപ്തിയിൽ ഒരു അജ്ഞാനം, ആ അജ്ഞാനത്തിൽ സംസ്കാരം, ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാലേ പൂർവ്വജാഗ്രതവും ഈ ജാഗ്രതവും തമ്മിലുള്ള പരസ്പര ബന്ധം സമർത്ഥിക്കാൻ കഴിയൂ. അതിനുവേണ്ടി ഇടയ്ക്ക് സുഷുപ്തിയിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒരു ബീജാവസ്ഥയെ സ്വീകരിക്കണം. ഇതാണ് യുക്തി. അനുഭവത്തെ, സർവസാധാരണമായ അനുഭവത്തെ ആശ്രയിച്ചുള്ള യുക്തി ഇതാണ്. അപ്പോൾ സർവ്വസാധാരണമായ അനുഭവം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരുടെയും ബാമരന്മാരുടെയും എല്ലാ അനുഭവം, ഈ അനുഭവത്തെ ആധാരമായിട്ടുള്ള യുക്തി ശരിയുമാണ്. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഇത് ശരിയാണ്. പക്ഷേ ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ സർവ്വസാധാരണമായ അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്ന യുക്തിയിലൂടെയല്ല, മറിച്ച് പാരമാർത്ഥികമായ അറിവിന്റെ വെളിച്ചത്തിനാണ്. പാരമാർത്ഥികമായ അറിവിൽ എന്താണ്? അവിടെ ഈ കാര്യകാരണഭാവത്തിനൊന്നും സ്ഥാനമില്ല. യുക്തിയെ ആശ്രയിച്ചുള്ള കാര്യകാരണഭാവത്തിന് അവിടെ സ്ഥാനമുണ്ട്. പരമാർത്ഥികമായ അറിവ് എന്താ പറഞ്ഞത്? പ്രാജ്ഞനെന്ന് പറയുന്നത് പരമേശ്വരനാണ്. പരമേശ്വരനിൽ ആണ് സൃഷ്ടി സംഭവിക്കുന്നത്. ആ സൃഷ്ടിയിൽ നമ്മൾ കൽപ്പിച്ചെടുക്കുന്ന കാര്യകാരണഭാവങ്ങൾക്കൊന്നും നിലയില്ല. കാരണം സൃഷ്ടിയുടെ നിയമം എന്ന് പറയുന്നത് ജീവന്റെ ബുദ്ധിക്ക് വെളിപ്പെടുത്തുന്ന ഒന്നല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? സൃഷ്ടി കർത്താവായിരിക്കുന്നത് പരമേശ്വരനാണ്. അപ്പോൾ പരമേശ്വരന്റെ നിയമം എങ്ങനെ ജീവന് വെളിപ്പെടും, അല്ലെങ്കിൽ ജീവന്റെ ബുദ്ധിക്ക് എങ്ങനെ അത് വെളിപ്പെടും? പിന്നെ ജീവൻ എന്ത് ചെയ്യുന്നു? തന്റെ ബുദ്ധി കൊണ്ട് ഇതിൽ ചില കാര്യകാരണഭാവങ്ങളെ കൽപ്പിച്ച് സമാധാനിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ സൃഷ്ടി ജീവന്റെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ജന്മാദ്യസ്യ തഹ, ഇവിടെ എല്ലാം പറഞ്ഞു എന്താണ്? സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്, പരമാത്മഭാവത്തിലാണ്. അവിടുത്തെ കാര്യകാരണഭാവങ്ങളെ ബുദ്ധിക്ക്, ജീവബുദ്ധിക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സൃഷ്ടി അനിർവചനീയമാണ്. അതിനെക്കുറിച്ച് ജീവനെ തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല, അതിങ്ങനെയാണ് എന്നൊന്നും കഴിയത്തില്ല. ആ സൃഷ്ടി എന്ന് പറയുന്നത് എവിടെ സംഭവിക്കുന്നു, എവിടെ അനുഭവപ്പെടുന്നു? ജാഗ്രതത്തിൽ. ജാഗ്രതത്തിലാണ് ജീവന് സൃഷ്ടി അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വപ്നത്തിലും പറയാം. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അനുഭവപ്പെടുന്ന സൃഷ്ടിയുടെ കാരണത്തെ മറ്റൊരവസ്ഥയിൽ പോയി അന്വേഷിക്കുന്നത് ശരിയല്ല. എവിടെയാണോ കാര്യം, അവിടെ തന്നെ കാരണവും ഉണ്ടായിരിക്കും. കാര്യം ഒരിടത്തും, കാര്യത്തിന്റെ അധികരണം ഒന്ന്, കാരണത്തിന്റെ അധികരണം വേറൊന്ന്, അങ്ങനെ വരത്തില്ല. അല്ലെങ്കിൽ കാര്യത്തിന്റെ അധികരണമായിരിക്കുന്ന കാരണത്തിന്റെ അധിഷ്ഠാനം വേറൊരു സ്ഥലമാകത്തില്ല. കാര്യകാരണ ബന്ധം നമ്മൾ അനുഭവിക്കുന്നത് ജാഗ്രതത്തിലാണ്. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് എല്ലാ കാര്യകാരണങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൃഷ്ടിയുടെ ആധാരം ആയിരിക്കുന്നത് പരമേശ്വരനാണ്, പരമേശ്വര തത്വമാണ്. അപ്പോൾ ആ തത്വബോധത്തിൽ ചിന്തിക്കുമ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ച് അത് അനിർവചനീയമെന്നേ പറയാൻ കഴിയും. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന ഒരു കാര്യം. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ യുക്തി, ആ യുക്തിക്ക് പിടികിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ അതെന്താണ്? സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ജീവന്റെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? അത് പരമാർത്ഥികമായ ബോധമാണ്. ആ പരമാർത്ഥികമായ തത്വത്തിൽ അത് സംഭവിക്കുന്നു. അത് നമുക്ക് ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. തത്വത്തിലാണ് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യത്തെയോ കാരണത്തെയോ എല്ലാം കാണുന്നത് ഇവിടെ തന്നെയായിരിക്കും. മൃത്തിൽ നിന്നാണ് പാത്രം ഉണ്ടാകുന്നു എന്നുള്ള നമ്മൾ ഇവിടെയാണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേറെ സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടാകുന്നു, ജലത്തിൽ നിന്ന് തരംഗങ്ങൾ ഉണ്ടാകുന്നു, ഈ കാര്യകാരണ ബന്ധങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുന്ന ഇവിടെയാണ്, ഈ ജാഗ്രതത്തിലെ യുക്തികളിലാണ്. ഇപ്പോൾ യുക്തിക്ക് പ്രവേശനമില്ലാത്തിടത്ത് യുക്തിയിലൂടെ ഒരു കാരണത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. സുഹൃത്തി എന്ന് പറയുന്നത് പരമേശ്വര സ്വരൂപമായതുകൊണ്ട് തന്നെ അവിടെ ജീവന്റെ ബുദ്ധിക്ക് പ്രവേശനമില്ല, യുക്തിക്ക് പ്രവേശനമില്ല. പിന്നെ അവിടെ ഒരു കാരണത്തെ കണ്ടെത്തുക, ജാഗ്രതത്തിൽ കാര്യത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് പാരമാർത്ഥികമായ അറിവിൽ നിൽക്കുന്ന കാര്യമല്ല. എന്നാൽ സാമാന്യ ബുദ്ധിക്ക് അങ്ങനെയെല്ലാം പറയാം. ഇവിടെ അതുകൊണ്ട് പറയുന്നു, ഇവിടെ അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് സാമാന്യമായ പണ്ഡിത പാമര സാധാരണമായിരിക്കുന്ന അറിവും യുക്തിയും ആശ്രയിച്ചിട്ടല്ല, പാരമാർത്ഥികമായ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ തത്വത്തെ അറിയുന്നതിനുള്ള വിചാരം എന്ന് പറയുന്നത് ആ പാരമാർത്ഥികമായ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലാതെ സാധാരണ ബുദ്ധിയെ ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് തരത്തിലുള്ള ചിന്ത വരുന്നത്. അപ്പൊ ശ്രുതി ചിലപ്പോൾ എന്ത് ചെയ്യും? അജ്ഞന്റെ അജ്ഞാനത്തെ അനുകൂലിച്ചുകൊണ്ട് അതിനനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കും. ചില സമയത്ത് അങ്ങനെയല്ല, പരമാർത്ഥത്തെ വെളിപ്പെടുത്തിക്കൊണ്ടും കാര്യങ്ങൾ വിശദീകരിക്കും. അപ്പോൾ പരമാർത്ഥത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലാണ് പറയുന്നത് പ്രാജ്ഞൻ എന്ന് പറയുന്നത് പരമേശ്വരനാണ്. അജ്ഞന്റെ അജ്ഞാനത്തെ അനുകൂലിച്ചുകൊണ്ട് ചിലപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് പറയുന്നത് ആ പ്രാജ്ഞനെന്ന് പറയുന്ന അജ്ഞാനത്തോടു കൂടിയവനാണ് എന്നും മറ്റുമുള്ള പ്രക്രിയ പറയും. അപ്പൊ അവിടെ എന്ത് സ്വീകരിക്കണം? പരമാർത്ഥികമായ അറിവിന്റെ വെളിച്ചത്തിൽ സ്വീകരിക്കണം. പരമാർത്ഥികമായ അറിവിന്റെ വെളിച്ചത്തിൽ സ്വീകരിക്കുമ്പോൾ ഇവിടെ പറയുന്നു എന്താണ്? പരമേശ്വരേവ അത്ര വിവക്ഷിത. ഇത് വിവാദമുള്ളത് കൊണ്ടാണ് ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നത്. അത്ര ഇവിടെ ശ്രുതിയിൽ വിശദീകരിക്കുന്ന പ്രാജ്ഞൻ എന്ന് പറയുന്നത് പരമേശ്വരൻ തന്നെയാണ്. ഏവ അത്ര വിവക്ഷിതീതി ഗമ്യതേ. ഇനി ഇവിടെ മുമ്പ് വന്ന പൂർവക്ഷങ്ങൾക്ക് സമാധാനം പറയുന്നു. യദുക്തം ആദ്യന്തമധ്യേഷു ശരീരലിംഗ തത്പരത്വം അസ്യ വാക്യസ്യതി. നേരത്തെ പറഞ്ഞു ആ അവിടെ ഈ സന്ദർഭം എന്ന് പറയുന്നത് പ്രജാപതി ഇന്ദ്രനെ ഉപദേശിക്കുന്ന സന്ദർഭമാണ്. അവിടെ തുടക്കത്തിൽ മധ്യത്തിൽ അവസാനത്തിലെല്ലാം ജീവനെ പരാമർശിക്കുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ഉപക്രമം, ഉപസംഹാരം, മധ്യം. ഉപക്രമത്തിലും ഉപസംഹാരത്തിലും മധ്യത്തിലും ജീവനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളുള്ളത് കൊണ്ട് അവിടെ പ്രാജ്ഞശബ്ദം കൊണ്ട് ജീവനെടുക്കും. ജീവനെടുക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോടു കൂടിയവനെന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ സുഷുപ്തിയിൽ പ്രാജ്ഞൻ അജ്ഞാനത്തോടു കൂടിയവനാണ് എന്ന് പറയുമ്പോൾ ജീവൻ എന്നുള്ള അർത്ഥം കിട്ടും. പൂർവക്ഷം യദുക്തം നുമ്പ് പറഞ്ഞു ആദ്യ അന്ത മധ്യേഷു, ആദിയിൽ, അന്തത്തിൽ, മധ്യത്തിൽ എല്ലാം ശരീരലിംഗ ജീവനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളുള്ളത് കൊണ്ട് തത്പരത്വം ജീവപരത്വം അസ്യ, അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്നാണ് പൂർവക്ഷി പറയുന്നത്. ജീവപരമാകുമ്പോൾ എന്തായി? സുഷുപ്തിയിൽ അജ്ഞാനത്തോടുകൂടിയ ജീവനാണ്, ജാഗ്രതത്തിൽ അജ്ഞാനത്തോടുകൂടിയ ജീവനാണ്, സ്വപ്നത്തിൽ അജ്ഞാനത്തോടുകൂടിയ ജീവനാണ് എന്ന് പറയാം. അസ്യ വാക്യശ്ശേരി അങ്ങനെ അർത്ഥം എടുക്കണോ? പ്രാജ്ഞൻ ജീവനാവും. അത്ര ബ്രഹ്മഹ, അതിന് സമാനം പറയുന്നു അതും ശരിയല്ല. അങ്ങനെ തോന്നാം പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തോടുകൂടിയവനാണ്, പക്ഷെ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഉപക്രമേ തവത് യോയം വിജ്ഞാനമയ പ്രാണേഷു വിധി സംസാരിസ്വരൂപം വിവക്ഷിതം എന്തറേ അനൂദ്യ സംസാരിസ്വരൂപം പരേണ ബ്രഹ്മണ അസി ഏകതാം വിവക്ഷതി. പക്ഷെ അവിടെയും അങ്ങനെ തോന്നും. കാരണം അവിടെയും എന്തു പറഞ്ഞു? യോയം പ്രാണേഷു വിജ്ഞാനമയ. ഇവിടെ ഈ പ്രാണന്മാരിൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ, ഇതിലെല്ലാം വിജ്ഞാനസ്വരൂപനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോ വിജ്ഞാനസ്വരൂപനായിരിക്കുമ്പോൾ അത്, കാരണം ഇതെല്ലാം വിജ്ഞാനമയമായിരിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലം ജഡങ്ങളായ ഇന്ദ്രിയങ്ങളില്ല. ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ അത് വിജ്ഞാനത്തോടു കൂടിയേ ഇരിക്കും. സൂര്യപ്രകാശത്തിൻ്റെ സമീപത്തിലിരിക്കുന്ന കാച്ചം അത് പ്രകാശമയമായേ ഇരിക്കുകയാണ്, പ്രകാശമല്ലാതിരിക്കാൻ പറ്റത്തില്ല കണ്ണാടി. അതുപോലെ ചൈതന്യ സമീപത്തിൽ വർത്തിക്കുന്ന ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയവയെല്ലാം അത് ചൈതന്യമയമായേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് പക്ഷേ അത് ചൈതന്യമയമായി ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ പറയുന്നു യോയം വിജ്ഞാനമയ, വിജ്ഞാനസ്വരൂപനായ ഒരാളിരിപ്പുണ്ട് എന്ന് പറയും. അത് വിജ്ഞാനത്തിൻ്റെ സാമീപ്യത്തിൽ സ്വയം വിജ്ഞാനമയമായി ഇരിക്കുന്നതല്ല. എങ്ങനെയാണോ കാന്തത്തിൻ്റെ സമീപത്തിലിരിക്കുന്ന ഇരുന്ന് ഇരുമ്പെന്ന് പറയുന്നത് കാന്തികമായിരിക്കുന്നു, അതുപോലെയല്ല അവിടെ പ്രത്യേകം പറയുന്നുണ്ട് വിജ്ഞാനമയനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിജ്ഞാനസ്വരൂപനായ ഒരുവനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ സംസാരിസ്വരൂപം വിവക്ഷിതം. അത് സംസാരിയെയല്ല അവിടെ കാണിക്കുന്നത്. സംസാരി ആയിരിക്കുന്ന ആരാണ്? വിജ്ഞാനമയങ്ങളായിരിക്കുന്നു ഇന്ദ്രിയങ്ങൾ, വിജ്ഞാനമയങ്ങളായിരിക്കുന്നു പ്രാണന്മാർ, വിജ്ഞാനമയമായിരിക്കുന്നു അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം വിജ്ഞാനമയങ്ങളായിരിക്കും. ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ട് ഈ ജാഗ്രതത്തിൽ, സ്വപ്നത്തിൽ. അതാണ് സംസാരി. അതിനെയാണ് താൻ ഞാനെന്നറിയുന്നത് ആ തന്നെയാണ് താൻ ജനിക്കുന്നു മരിക്കുന്നു എന്നെല്ലാം അറിയുന്നത്. അങ്ങനെയുള്ള തന്നെ സംബന്ധിച്ച് പറയാം താൻ സംസാരിയാണ്, തനിക്ക് ജനന മരണങ്ങളുണ്ട്. പക്ഷെ വിജ്ഞാന സ്വരൂപനെന്ന് പറയുമ്പോഴോ അവിടെ ആ സംസാരി സ്വരൂപത്തെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുന്നു ഇതിനെ സംസാരി സ്വരൂപം വിവക്ഷിത. അവിടെ സംസാരി സ്വരൂപത്തെ അല്ല, ഈ സംസാരി സ്വരൂപം എന്ന് പറയുന്നത് സർവ അനുഭവസിദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ട്? അവിടെ താൻ തന്നെ ഞാൻ എന്നറിയുന്നുണ്ടത് വിദ്വാനായാലും ശരി, ജ്ഞാനിയായാലും ശരി, അജ്ഞാനിയായാലും ശരി, എല്ലാവർക്കും ഉള്ള അനുഭവമാണ് ഞാനെന്നുള്ള അനുഭവം. അനുഭവം ഉള്ളിടത്തോളം കാലം ആ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ജാഗ്രത ഉള്ളിടത്തോളം കാലം ഞാൻ എന്നുള്ള അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. അപ്പം ഞാനെന്ന് പറയുന്ന ഈ ഇത് എന്താണ്? ജീവഭാവമാണ് പ്രകടമാകുന്നത്. അതിൽ അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നവർ പറയുന്നു ഈ ഞാനെന്ന് പറയുന്നത്, ഈ ജീവഭാവം ഇങ്ങനെ സ്ഫുരിക്കുന്നത് ഇതിനൊരു തത്വമുണ്ട്, ആ തത്വം എന്ന് പറയുന്നതാണ് പരമാർത്ഥം എന്നറിയുന്നു. ആ തത്വത്തെയാണ് വിജ്ഞാന സ്വരൂപം എന്ന് പറയുന്നത്. അത് വിജ്ഞാനമയമായ ഭാവത്തെ നിഷേധിച്ചിട്ട് പറയുകയാണ്. അപ്പൊ ഇവിടെ ശ്രുതിയിൽ തുടക്കത്തിൽ വിജ്ഞാനമയനെന്ന് പറയുമ്പോൾ അത് സംസാരിയല്ല കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അതിനെ പ്രാജ്ഞൻ എന്ന് പറയുന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സുഷുതിയെ കൊണ്ടുവരുന്നത്. അവിടെ അത് വ്യക്തമാകും, ജാഗ്രതയിൽ വ്യക്തമാകത്തില്ല എന്നുള്ളൂ. ജാഗ്രതയിൽ എപ്പോൾ തന്നെ കുറിച്ച് ചിന്തിച്ചാലും അവിടെ ഞാൻ കടന്നു വരും. ഞാനില്ലാതെ തന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനെന്ന് വരുമ്പോഴോ സ്വാഭാവികമായിട്ടും അവിടെ പ്രകടമാവുന്നത് തൻ്റെ സംസാരി സ്വരൂപത്തെയാണ്. പിന്നെ തത്വചിന്തകന് മാത്രമേ അതിനെ നിഷേധിച്ചിട്ട് ആ അനുഭവത്തിൽ നിൽക്കുന്നത് പരമാർത്ഥ സ്വരൂപമാണെന്നുള്ള വിവേകം ഉണ്ടാകത്തുള്ളൂ. മറിച്ച് സർവർക്കും എങ്ങനെ? ഞാനെന്ന് പറഞ്ഞാൽ സംസാരി സ്വരൂപത്തെയാണ്. കാരണം അതിനോട് ചേർന്നാണ് ഇതെല്ലാം നിൽക്കുന്നത്, പ്രാണനും മനസ്സുമെന്ന്. അതുകൊണ്ട് വിജ്ഞാനമയൻ എന്ന് പറയുന്ന അവിടെ പ്രാണേഷു എന്ന് പറഞ്ഞു, ഈ സങ്കീർണമായ ഈ അനുഭവങ്ങളിൽ ഒരു വിജ്ഞാന സ്വരൂപനുണ്ടെന്ന് അവിടെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. എന്ന സംസാരി സ്വരൂപം വിവക്ഷിതം കിന്തർഹി അനൂദ്യ സംസാരി സ്വരൂപം. അവിടേക്ക് എന്ത് ചെയ്യുന്നു? സർവ അനുഭവസിദ്ധമായിരിക്കുന്ന ആ സംസാരി സ്വരൂപത്തെ അനുവാദം ചെയ്തിട്ട് എന്നുവെച്ചാൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് ആ തനിക്കിങ്ങനെ ഒരു ഭാവമുണ്ട്, ഞാൻ എന്ന് സദാ അനുഭവത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു ഭാവമുണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ടേ. അതിൽ അജ്ഞനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം, അജ്ഞനായാലും ശരി ജ്ഞാനിയായാലും ശരി രണ്ടുപേർക്കുണ്ട് ഈ അനുഭവം ഞാനെന്നുള്ള അനുഭവം. പക്ഷെ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ അനുവാദം ചെയ്യുക എന്ന് പറയുന്ന ഒന്നില്ല. ഞാനെന്ന് പറയുന്ന അനുഭവം അത് അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് പരമാർത്ഥം. അതിനപ്പുറം ഒരു പരമാർത്ഥമില്ല. അയാൾ ജാഗ്രതയിൽ ഈ ഞാനെന്നുള്ള അനുഭവം ശരീര ബോധമായി തന്നെ അയാൾ നിൽക്കുന്നു. സുഷുതിയിൽ അയാൾ പറയുന്നു ഞാൻ അജ്ഞനായിരുന്നു, സ്വപ്നത്തിൽ ഞാൻ സ്വപ്ന ദൃശ്യങ്ങളെ അനുഭവിച്ചവനാണ്, ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തത്വത്തെ അറിയുന്നവനാണെങ്കിലോ ആ ഞാനെന്ന് പറയുന്ന ആ അനുഭവത്തെ അനുവാദം ചെയ്യുന്നു. അനുവാദം ചെയ്യുക എന്ന് പറയുന്നത് സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഈ അനുഭവം ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല എന്ന് ആ അനുഭവത്തിൻ്റെ പരമാർത്ഥതയെ ബോധിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള പരമാർത്ഥമായ ജ്ഞാനമുണ്ട്. ആ പരമാർത്ഥമായ ജ്ഞാനമുള്ളത് കൊണ്ടാണ് പറയുന്നത് അനുവാദം എന്ന് പറയുന്നത്. അനുവാദം എന്ന് പറഞ്ഞാൽ സത്യമല്ലാതിരിക്കുക, എന്നാൽ സത്യം പോലെ വ്യവഹരിക്കുക, സത്യം പോലെ അതിനെക്കുറിച്ച് പറയുക, അറിയുക, ചിന്തിക്കുക. ഈ ഒരു അനുഭവം ഞാനെന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ജാഗ്രത സ്വപ്നങ്ങളിൽ അനുസ്യൂതമായിരിക്കുന്ന ഒരു അനുഭവമാണ്. അത് താൻ സ്വയം സൃഷ്ടിച്ച തന്നിൽ അത് വന്നു പെട്ടതാണ് ഒരു അനുഭവം. പക്ഷേ ഇതിൻ്റെ തത്വത്തെ അറിയുന്നവൻ എന്ത് ചെയ്യുന്നു? അതിനെ അനുവാദം ചെയ്യുന്നു. അതിന് പരമാർത്ഥം അല്ല ഈ അനുഭവം, അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ ഒരു പരമാർത്ഥതയുണ്ട്, ഈ അനുഭവത്തിൻ്റെ പരമാർത്ഥതയെക്കുറിച്ചുള്ള ഒരു ബോധം അവനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അതിനെ അനുവാദം ചെയ്തിട്ട് എന്തിനാ ആ സംസാരി സ്വരൂപത്തെ അനുവാദം ചെയ്യുമ്പോൾ അത് സത്യമല്ലാന്ന് ബോധിക്കുന്നു. അജ്ഞനത് സാധ്യമല്ല, അജ്ഞനത് സാധ്യമല്ലാത്തതുകൊണ്ടാണ് അജ്ഞൻ പറയുന്നത് എന്താണ്, ഞാൻ സ്വപ്നം കണ്ടു, അതേ ഞാൻ തന്നെയാണ് ഇവിടെ ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതേ ഞാൻ തന്നെയാണ് സുഷുപ്തിയിൽ അജ്ഞനായിരുന്നത്. അവിടെ അനുവാദമില്ല. തത്വത്തെ അറിയുന്നവനാണെങ്കിലോ അതിനെ അനൂദ്യ അതിനെ അനുവാദം ചെയ്തിട്ട് സംസാരി സ്വരൂപം ആ സംസാരി സ്വരൂപത്തെ അനുവാദം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പരേണ ബ്രഹ്മണ ആസ്യ ഏകതാം ഇവക്ഷതി. അഹം എന്ന് പറയുമ്പോഴും അഹം എന്ന് വിവരിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, പരബ്രഹ്മവുമായിട്ടുള്ള ഏകത്വമാണ് ആ തത്വജ്ഞാനിയുടെ വിവക്ഷ. അഹം എന്നുള്ള ശബ്ദത്തിലൂടെയും പറയാൻ ഉദ്ദേശിക്കുന്ന അയാൾ പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഏകത്വത്തെയാണ്, പരമേശ്വര ഭാവത്തെയാണ് അവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത്, അല്ല തൻ്റെ ജീവഭാവത്തെ അല്ല. ഒരുവൻ ഈ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യവഹാരം, ഒരു വാക്ക്, ഒരു ചിന്ത ഒന്നും പുറത്തു വരത്തില്ല എന്നത് കരുതുന്ന അസംബന്ധമാണ്. അങ്ങനെയല്ല, താൻ പരമാർത്ഥ തത്വമാണെന്ന് അറിഞ്ഞവൻ അഹം എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എപ്പോഴും ബ്രഹ്മം എന്നുള്ള ശബ്ദമേ പ്രയോഗിക്കത്തുള്ളൂ തന്നെ കുറിച്ച്. അങ്ങനെയൊക്കെയുള്ള ഭ്രാന്ത കൽപ്പനകളാണ്, അതിന് നീ യാതൊരു അടിസ്ഥാനമില്ല. അവിടെയും എന്ത് ചെയ്യുന്നു, പറയുന്നു അവിടെയും താൻ വിജ്ഞാന സ്വരൂപനാണ് എന്നറിഞ്ഞാലും അഹം ശബ്ദത്തിലൂടെ ആ തന്റെ പരമാർത്ഥ തത്വത്തെ അനുവാദം ചെയ്തുകൊണ്ട് അയാൾ അവിടെയും ബോധിപ്പിക്കുന്ന എന്താണ്, പറയണ അസ്യ അസ്യ എന്ന് പറയുന്നത് ജീവഭാവത്തിന്റെ അഹംബോധത്തിന്റെ ഏകത്വത്തെ വിവക്ഷതി, ഏകത്വത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പൊ ആ ശബ്ദപ്രയോഗത്തിലല്ല ഞാനെന്ന് പറയുന്നുണ്ട്, അവിടെ അന്ത വന്നു അയാൾ തന്റെ സ്വരൂപത്തെ മറന്നുപോയി അല്ലെങ്കിൽ ബോധിക്കുന്നില്ല, അജ്ഞനാണ്, അങ്ങനെയൊന്നും അതിന് താല്പര്യമില്ല. അങ്ങനെ പറയുന്നിടത്തും വ്യവഹാരം അങ്ങനെ സാധ്യമാകും. അങ്ങനെ അല്ലാതെയുള്ള വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് കൃത്രിമമാണ്, വെറുതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാനെന്ന് പറയുന്നതിന് പകരം ബ്രഹ്മമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും വിശേഷതയില്ല. തത്വത്തെ ബോധിക്കുക എന്നുള്ളതാണ് അവിടെ മുഖ്യം, അതിനുവേണ്ടി എന്ത് ശബ്ദം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിജ്ഞാന സ്വരൂപത്തെ ബോധിപ്പിച്ചിട്ട് ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്നാണ്. അതിനുവേണ്ടി സംസാരി സ്വരൂപത്തെ അനുവാദം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അഹം ശബ്ദത്തെ ഉപയോഗിക്കുന്നത്. അഹം ശബ്ദത്തിലൂടെ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഈ ബോധമുള്ളവൻ എന്താ പറയുന്നത്, അഹം ബ്രഹ്മാസ്മി എന്നാണ്. അഹം എന്ന് പറയുന്നതിനവിടെ വിട്ടുകളയുന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് അഹം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അഹന്തേ പറയണമെന്ന് അർത്ഥമില്ല. അവിടെ അഹം എന്ന് പറയുന്നത് എന്താണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് അത് കേവലം അനുവാദ രൂപമാണ്. ആ സംസാരി എന്നുള്ള ഭാവത്തെ പറഞ്ഞുകൊണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പരമമായ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതിനടുത്ത് പറയുന്നത് ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. അല്ല, തത്വജ്ഞാനം ഉണ്ടായാൽ പിന്നെ അവൻ തത്വജ്ഞാനമുള്ളവൻ അഹശബ്ദം പ്രയോഗിക്കത്തില്ല. എവിടെയെങ്കിലും അഹം ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് അഹന്തയാണ് എന്നെല്ലാം പറയുന്നത് അബദ്ധമാണ്. ഇതിനെക്കുറിച്ചുള്ള അബദ്ധധാരണകളാണ് പറയുന്നു. പറയണ ബ്രഹ്മണ അസ്യേകതാം വിവക്ഷതി, ഏകത്വത്തെ പറയുകയാണ്. അത് ഉപക്രമത്തിലും മധ്യത്തിലും അവസാനത്തിലുമെല്ലാം അവിടെ ഈ സംസാരിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ അവിടെയെല്ലാം വിവക്ഷ എന്താണ്, പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏത് ശബ്ദത്തെ ഉപയോഗിച്ചു എന്നുള്ളതല്ല, എന്ത് താല്പര്യത്തെ ഉപദേശിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. എന്താണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതാണ് മുഖ്യം എന്നുള്ളത്. അതുകൊണ്ട് പൂർവക്ഷി എന്താ പറയുന്നത്, ആദി മധ്യ അവസാനങ്ങളിൽ ജീവനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അഹം തുടങ്ങിയ ശബ്ദങ്ങൾ, വിജ്ഞാനമയം തുടങ്ങിയ ശബ്ദങ്ങൾ. അതുകൊണ്ട് ഇവിടെ ജീവനെയാണ് പരാമർശിക്കുന്നത്. സിദ്ധാന്തി എന്താ പറയുന്നത്, അല്ല അത്ര ശബ്ദങ്ങൾ അവിടെ ഉണ്ടെങ്കിലും, പ്രാജ്ഞ തുടങ്ങിയ ശബ്ദങ്ങളുണ്ടെങ്കിലും എല്ലാം പരമേശ്വരനെയാണ് അവിടെ ബോധിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഒടുവിൽ ഏതോ ധ്യായതീവ ലേലായ തീവ ഇത്യവമാതി ഉത്തരഗ്രന്ഥപ്രവൃത്തി സംസാരി ധർമ്മ നിരാകരണ പരാലക്ഷിതേ. ഇത് നമ്മൾ അവിടെ വളരെ വിശദീകരിച്ചാണ്. ധ്യാനിക്കുന്നു, ധ്യ ചിന്തായാം. ധ്യ എന്ന് പറയുന്ന ധാതു ചിന്താർത്ഥത്തിലാണ്, ചിന്തിക്കുന്നു. അങ്ങനെയാണ് ധ്യായതി എന്ന് പറഞ്ഞത്. ലേലായതി അത് ചലനാർത്ഥത്തിലുള്ള ധാതുവാണ്, ഇളകുന്നു ചലിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോ ഇത് ഇവ ശബ്ദത്തെ ഒഴിവായി കഴിഞ്ഞാൽ ധ്യായതി ലേലായതി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ധ്യാനിക്കുന്നു, പിന്നെ എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, ഞാൻ വാക്കുകൊണ്ട് വചിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, മണക്കുന്നു, രവിക്കുന്നു, സ്പർശിക്കുന്നു, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നടക്കുന്നു, പിടിക്കുന്നു. ഇങ്ങനെ തൻ്റെ കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളെ, അന്തരേന്ദ്രിയ വ്യാപാരങ്ങളെ എല്ലാം താൻ സ്വയം അനുഭവിക്കുന്നു. ധ്യായതി ലേലായതി, അപ്പൊ തന്നിൽ ചലനത്തെ അനുഭവിക്കുന്നു, തൻ്റെ മനസ്സിൻ്റെ ചിന്ത തുടങ്ങിയ പ്രവൃത്തികളെ അനുഭവിക്കുന്നു. ഇതിനെല്ലാം താൻ പറയുന്ന എന്താണ്? ധ്യായതി ലേലായതി എന്ന്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നിലുള്ളത് കൊണ്ട് ഈ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് പറയുന്നത്, താൻ ജനിക്കുന്നു മരിക്കുന്നു, താൻ സംസാരിയാണെന്ന് പറഞ്ഞാൽ താൻ ജനനവും മരണവും ഉള്ളവനാണ്. ഇതൊക്കെ സ്വാനുഭവം തന്നെയാണ്. ഇങ്ങനെ അനുഭവങ്ങളുള്ളത് കൊണ്ട് ഈ അനുഭവങ്ങൾ ഒരാളങ്ങനെ പറയുമ്പോൾ, ഒരാൾ പറയുന്നു എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഓ, ഒരാൾ വിശക്കുന്നു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ അങ്ങനെ ബ്രഹ്മമാകും, ബ്രഹ്മത്തിനങ്ങനെ വിശക്കും ധ്യാനിക്കും. ഇയാൾ വലിയ വായിൽ കൊള്ളാത്ത വാക്കുകളൊക്കെ പറയുകയും വലിയ തത്വത്തെ പറയുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു വിശക്കുന്നു എന്ന് പറയുന്നപ്പോൾ ഞാനും ഇയാളും തമ്മിൽ എന്താ വ്യത്യാസം? വിശക്കുന്നവനങ്ങനെ ബ്രഹ്മമാകും, ബ്രഹ്മത്തിന് വിശപ്പുണ്ടാകുന്നു. അതുകൊണ്ട് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല, ഇയാൾ ബ്രഹ്മമാണെന്ന് കള്ളം പറഞ്ഞിട്ട് ഇപ്പോൾ വിശക്കുന്നു എന്ന് പറയുന്നവനാണ്, പട്ടിണിക്കിട്ട് കൊന്നുകളയാം എന്നൊക്കെ ചിലപ്പോൾ ചിലർ ഗുരുക്കന്മാരെ പരീക്ഷിച്ചു കളയും. ഗുരുവിനെ പട്ടിണിക്കിട്ടാ ചത്തു, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എന്താണ് വ്യാപാരത്തെക്കുറിച്ച്, ശാരീരികവും മാനസികവുമായ വ്യാപാരങ്ങളെക്കുറിച്ച് ധ്യായതി ലേലായതി എന്നുള്ള വ്യവഹാരം കാണുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞാണ് എന്താണ് സംസാരി സ്വരൂപം അനൂദ്യ പറയണ ബ്രഹ്മസി ഏകതാം. അങ്ങനെ പറയുന്നിടത്ത് പോലും അവിടെ എന്താ പറയുന്നത്? കേവലം ധ്യായതി എന്നല്ല, ധ്യായതി ഇവ ലേലായതി ഇവ, അങ്ങനെയുള്ള മാനസിക വ്യാപാരങ്ങൾ നടക്കുന്നത് പോലെ, ശാരീരികമായ വ്യാപാരങ്ങൾ നടക്കുന്നത് പോലെ എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അത് സംഭവിക്കുന്നില്ല പോലെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല, എന്നാൽ അങ്ങനെ സംഭവിക്കുന്നത് പോലെയുള്ള വ്യവഹാരങ്ങൾ, ഇതാണ് ഒരു ഈ തത്വത്തെ അറിയുന്നവൻ തൻ്റെ വ്യാപാരങ്ങളെ തിരിച്ചറിയുന്നത്. ഇങ്ങനെയാണ് തന്നിൽ ഇത്തരം വ്യാപാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നു എന്നല്ല, സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നല്ല, അത് സംഭവിക്കുന്നത് പോലെ എന്നാണ്. സത്യത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ സംസാരി സ്വരൂപമായി, അജ്ഞസ്വരൂപമായി. എന്തുകൊണ്ടങ്ങനെ സത്യത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നു? തൻ്റെ അറിവില്ലായ്മ കൊണ്ട്, ശരീര താതാമ്യം കൊണ്ട്, ശരീര താതാമ്യത്തിന് കാരണമായിരിക്കുന്ന പരമാർത്ഥ ബോധമില്ലായ്മ കൊണ്ട്. പരമാർത്ഥ ബോധമില്ലായ്മ, അതാണ് അജ്ഞാനം. ആ അജ്ഞാനം കൊണ്ട്, ആ പരമാർത്ഥ ബോധം ഇല്ലാത്തത് കൊണ്ട് വരുന്ന ശരീര താതാത്മ്യം, അതും അജ്ഞാനമാണ്. അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് ഒരാൾ അറിയുന്നു, അയാൾ പറയുന്നു ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷെ അങ്ങനെ ഉള്ള വ്യവഹാരം സംഭവിക്കുന്നിടത്ത് ഈ തത്വത്തെ അറിയുന്നു എന്ന് പറയുന്നു. ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനിക്കുന്നത് പോലെ. പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലോ? പ്രവർത്തിക്കുന്നത് പോലെ. എന്തിന് ശ്രുതി അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു? അപ്പോ ധ്യാനിക്കുന്നു എന്ന് പറയുന്നിടത്തും ആ മാനസികമായ പ്രവൃത്തികളെ അവിടെ അനുവാദം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവ ശബ്ദം പ്രയോഗിച്ചു. പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നിടത്തും ആ ജീവപ്രവൃത്തികളെല്ലാം അനുവാദം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവ ശബ്ദം പ്രയോഗിച്ചു. അതാണ് എന്റെ താല്പര്യം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തന്നിൽ അങ്ങനെ ധ്യാനമോ മറ്റു പ്രവൃത്തികളോ ഒന്നും തന്നെ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്നാണ് അവിടെ ഒടുവിൽ പറയുന്നത്, ഇന്ദ്രനെ ഉപദേശിക്കുന്നത്. അപ്പോൾ സർവ മാനസിക ശാരീരിക പ്രവൃത്തികളുടെ എല്ലാം തത്വത്തെ ഇവ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തി. അതൊക്കെ തൻ്റെ അനുഭവമാണെങ്കിലും അതൊന്നും പരമാർത്ഥമല്ല എന്നവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ജാഗ്രതയിൽ ഒരാളിങ്ങനെ ബോധിക്കുമ്പോൾ ഇത് തന്നെയാണ് സർവത്ര. അപ്പോൾ ധ്യാനവും പ്രവൃത്തിയുമെല്ലാം എന്നുവെച്ചാൽ മാനസിക വ്യാപാരങ്ങളും ശാരീരിക വ്യാപാരങ്ങളും എല്ലാം കേവലം പ്രതീതി മാത്രമാണ്, പരമാർത്ഥമല്ല എന്നൊരാൾ ബോധിക്കുകയാണെങ്കിൽ പിന്നെ അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം, അറിവില്ലായ്മ അയാളിൽ ഇല്ല എന്നുള്ളത് അതിൽ സ്പഷ്ടമാണ്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞല്ലോ, അവിജ്ഞാന സ്വരൂപമായ തത്വത്തെ ഗ്രഹിച്ചിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ വിജ്ഞാനസ്വരൂപമായ തത്വത്തിൽ ഈ മാനസികമായ പ്രവൃത്തിക്കും ശാരീരികമായ പ്രവൃത്തിക്കും എല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം അവിടെ ഇല്ല. അജ്ഞാനമില്ലാത്തതുകൊണ്ട് അജ്ഞാന നിമിത്തമായിട്ടുള്ള ശാരീരിക മാനസിക വ്യാപാരങ്ങളും ഇല്ല. എന്നാൽ ആ വ്യാപാരങ്ങളെക്കുറിച്ച് പറയുന്നു എങ്കിൽ അതിനെ കേവലം അനുവാദം ചെയ്തിട്ട് പറയുകയാണ്, പരമാർത്ഥത്തിൽ അതില്ല എന്ന് ബോധിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ ക്ഷുത്പിപാസാദി വികാരങ്ങളൊന്നും ഇല്ല എന്ന് ബോധിച്ചിട്ട് തന്നെ സംസാരി സ്വരൂപത്തെ അനുവാദം ചെയ്തിട്ട് ഒരാൾ വിവരിക്കുന്നത് എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അങ്ങനെ വിവരിക്കുന്നതുകൊണ്ട് ഒരാൾ അജ്ഞനാകുന്നില്ല. എന്തുകൊണ്ട്? തൻ്റെ പരമാർത്ഥത്തെ അയാൾ ഗ്രഹിച്ചിരിക്കുന്നു. ആണ് ഏതോ ധ്യായ ദീപ ലയലായ ദീപ ഇത്യേവമാതി ഉത്തരഗ്രന്ഥ പ്രവൃത്തി. ഇവിടെ തന്നെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇത്തരം വാക്യങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതും എന്താണ്? സംസാരി ധർമ്മ നിരാകരണ പര ലക്ഷ്യത്തെ. അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ? സംസാരി ധർമ്മത്തെ നിരാകരിക്കുന്നു എവിടെ? തന്നിൽ. അതാണ് അതിൻ്റെ ലക്ഷ്യത എന്നാണ്, അതാണ് അതിൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കണം. ദേവദീവ ലയലായ ദീവ എന്ന് പറഞ്ഞാലും ആ സംസാരി ധർമ്മങ്ങളെല്ലാം നിരാകരിക്കുന്നു. കാര്യകാരണ സഹിതം സംസാരി ധർമ്മങ്ങൾ എന്ന് പറയാ പ്രകടമായിരിക്കുന്ന ആ ധർമ്മങ്ങൾ, പ്രവൃത്തികളും മറ്റുമാണ് തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രവൃത്തികൾ, വിചാര വികാരങ്ങളും മറ്റും. അതാണ് സംസാരിയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത് കാര്യകാരണ സഹിതം നിഷേധിക്കുമ്പോൾ അവിടെ ധ്യായ ദീവ എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് ഇതൊന്നും യാതൊരവസ്ഥയിലും യാതൊരു കാരണവശാലും മൂന്ന് കാലത്തിലും തന്നിലില്ല എന്നുള്ള കാര്യമാണ് അതിൻ്റെ താല്പര്യം. പിന്നെ തന്നിലവിടെ അജ്ഞാനം, തന്നിലവിടെ അജ്ഞാന കാര്യങ്ങൾ, ഇക്കാര്യമാണ് അവിടെ ബോധിപ്പിക്കുന്നത്. ഇത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവസാനം പറയുന്നുണ്ട്. ആദ്യ മധ്യ അവസാനങ്ങളിലെല്ലാം ഒരേ കാര്യത്തിൽ തന്നെ പറയുന്നു. തഥാ ഉപസംഹാരേപി, ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നിടത്തും പറയുന്നു. എങ്ങനെ? യഥാ ഉപക്രമമേവ ഉപസംഹരതി സവായേഷ മഹാനജ ആത്മാ യോയം വിജ്ഞാനമേ പ്രാണേഷു ഇതി. മാറി പറയുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞത് തന്നെ മധ്യത്തിൽ, അത് തന്നെ അവസാനം. ഒരു കാര്യം തന്നെ മഹാനജ ആത്മാ അവിടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. എന്താണ്? മഹാനായിരിക്കുന്ന, അജനായിരിക്കുന്ന ആത്മാവ് തന്നെ എന്നുവെച്ചാൽ സംസാരി ധർമ്മങ്ങളെ, സംസാരിയുടെ ധർമ്മങ്ങളെ അല്ലെങ്കിൽ സംസാരമാകുന്ന ധർമ്മങ്ങളെ എല്ലാം അവിടെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ നിഷേധിച്ചുകൊണ്ടാണ് പറയുന്നത് ഏഷ മഹാനാജ ആത്മാ ഏഷാന്ന് പറയുന്ന എപ്പോഴും തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഒരു കാര്യത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അഹം എന്ന് താൻ തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നു സദാ. പക്ഷെ അഹമെന്നുള്ള ആ പ്രത്യക്ഷത്തിൽ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ സംസാരധർമ്മങ്ങളെയാണ്. അതുകൊണ്ടാണ് താൻ സുഖി ദുഃഖി എന്നെല്ലാം അറിയുന്നത്. പക്ഷെ അവിടെ പറയുന്നു അങ്ങനെ അഹം എന്നുള്ള പരിച്ഛിന്നമായ ബോധത്തിൽ അറിയുന്ന താനല്ല അവിടെ വെളിപ്പെടുന്നത്, പിന്നെയും മഹാൻ അജൻ ആയ തൻ്റെ സ്വരൂപമാണ്. അതിനാണ് ഗ്രഹിക്കേണ്ടത്. അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിൽ സ്വാഭാവികമായി സഹജമായി തനിക്കങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുഖിയായും ദുഃഖിയായും വിശപ്പും ദാഹവും ഉള്ളവനായും എല്ലാം തന്നെ അറിയാൻ കഴിയുന്നുള്ളൂ. പക്ഷെ അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു ഒടുവിൽ എന്താണ്, മഹാൻ ആയ അജനായ സ്വരൂപമാണ് തൻ്റേത് എന്ന് പറയുമ്പോൾ അവിടെ ജനന മരണങ്ങളില്ല, സുഖദുഃഖങ്ങളില്ല, ഇങ്ങനെ തൻ്റെ സ്വരൂപത്തെ അവിടെ ബോധിപ്പിക്കുന്നു. പറയുന്നു യോയം വിജ്ഞാനയ പ്രാണേഷു, അതാണ് ഇവിടെ വിജ്ഞാന സ്വരൂപനായിരിക്കുന്നത്. എപ്പോ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ, അതെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ജാഗ്രത്തിലും വാസ്തവത്തിലെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഉണർന്നിരിക്കുമ്പോഴും, അവിടെ ഉണർന്നിരിക്കുന്നത് ഇന്ദ്രിയങ്ങളോ മനസ്സോ അല്ല, ഇതിനെല്ലാത്തിനും ഉണർവിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഇതിനെല്ലാം ആധാരമായി വർത്തിക്കുന്ന മഹാനായിരിക്കുന്ന അജനായിരിക്കുന്ന സ്വരൂപമാണ്, പരമാർത്ഥ സ്വരൂപമാണ് എന്നവിടെയും നിർദ്ദേശിക്കുന്നത് പ്രാജ്ഞനായ പരമേശ്വരനെയാണ്. ഇത് അവിടെ പരമേശ്വരൻ എന്ന് പറയുന്നത് കേവലം സുഷുപ്തിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, അത് കേവലം ഒരു ദൃഷ്ടാന്തം പോലെ പറയുകയാണ്. ഇവിടെ വിജ്ഞാനമായ പ്രാണേഷു എന്നെല്ലാം പറയുമ്പോൾ ജാഗ്രതയിലും അത് തന്നെ പറയുകയാണ്. ഇവിടെയും ആ ഉണർന്നിരിക്കുന്നത് പരമാത്മാവാണ്, പരമേശ്വരനാണ്, പ്രാജ്ഞൻ ഇവിടെയും അതുപോലെ തന്നെ എന്ന് പറയുകയാണ്. ഇതേ അത് വിശദീകരിക്കുന്നു. എം വിജ്ഞാനമയ പ്രാണേഷു സംസാരി ലക്ഷ്യതേ, സാധാരണ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്, ഈ ജാഗ്രതയിൽ അനുഭവപ്പെടുന്നത് വിജ്ഞാനരൂപനായിരിക്കുന്നത് പ്രാണേഷു, ഇന്ദ്രിയ മനസ്സ് ബുദ്ധികളെല്ലാം ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ ഈ ജാഗ്രതയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് സംസാരിയാണ്. സംസാരി എന്ന് പറഞ്ഞാൽ അഹം എന്ന ബോധത്തിലൂടെ ഗ്രഹിക്കുന്ന തന്നെ, അഹം എന്ന ബോധത്തിലൂടെ താൻ തന്നെ ഗ്രഹിക്കുന്നത് ജനിച്ചവനായിട്ടും ഇനി മരിക്കുന്നവനുമായിട്ടാണ്. ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ഒന്ന് താൻ ജനിച്ചു എന്നുള്ള കാര്യം, മറ്റൊന്ന് താൻ ഉറപ്പായും മരിക്കുമെന്നുള്ള കാര്യം. അതാണ് സംസാരി ലക്ഷ്യത എന്ന് പറയുന്നത്, സർവ്വസാധാരണമായ അനുഭവം. പക്ഷെ അങ്ങനെ സംസാരിയെ അനുവാദം ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യം പറയുകയാണ്. ഇവിടെ ഈ ജാഗ്രതയിൽ തന്നെ പറയുന്നു എന്താണോ, സവായേഷ മഹാനജ ആത്മാ പരമേശ്വര ഏവ അസ്മാവിഹി പ്രതിപാദിത. അവിടെ പ്രജാപതി ഇന്ദ്രനോട് പറയുന്നു, ഞാൻ ഈ ഓരോ അവസരത്തിലും നിന്നെ ബോധിപ്പിക്കുന്നതെല്ലാം എന്താണ്, അസ്മാവിഹി പ്രതിപാദിത, ഞാൻ നിന്നെ നിനക്കറിയുന്നതിന് വേണ്ടി പ്രതിപാദനം ചെയ്ത തത്വം എന്ന് പറയുന്ന എന്താണ്. അവിടെ അഹം എന്ന അനുഭവിക്കുന്ന ആ സംസാരിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സംസാരിയിലൂടെ ആ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. എങ്ങനെ, ഏഷ മഹാൻ അജ ആത്മാ, മഹാനായ അജനായിരിക്കുന്ന ആത്മാവ്, അതും ആര്, പരമേശ്വരൻ. അത് കേവലം സുഷുപ്തിക്ക് വേണ്ടി മാത്രം ബോധിപ്പിക്കുന്നതല്ല, ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം. കാരണം ഈ ഇന്ദ്രിയ മനസ്സ് ബുദ്ധികളുടെ എല്ലാം പ്രത്യക്ഷമായ അനുഭവം ഉള്ളത് സുഷുപ്തിയിലല്ല, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ആണ്. അവിടെ എല്ലാ ഇടവും ആ പരമേശ്വരനെ ബോധിപ്പിക്കുകയാണ്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി സുഷുപ്തിയെ ഇവിടെ എടുത്തു പറയുന്നതേ ഉള്ളു. അതുകൊണ്ട് കാരണം ഇന്ദ്രൻ പറയും എന്താണ്, മുക്തിക്ക് ഉപകരിക്കുന്ന ആ തത്വത്തെ അങ്ങ് ഉപദേശിക്കുന്നു, വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോ അതിന് സമാനമായിട്ട് പറയുന്നു എന്താണ്, അത് ഊർധ്വം വിമോക്ഷ ഇവ ബ്രൂഹി. ഓരോ തവണ ഉപദേശിക്കുമ്പോൾ ഇന്ദ്രൻ പറയും, ഇതുവരെ അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇനി ശരിക്കും ആ മുക്തിക്ക് ഉപകരിക്കുന്ന കാര്യം തന്നെ. ഇത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ദ്രന് സംഭവിക്കുന്നത് പോലെ. ഇതുവരെ അങ്ങ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലായി, അതെല്ലാം ഞാൻ ബോധിച്ചു. പക്ഷേ ശരിക്കും മുക്തിക്ക് ഉപകരിക്കുന്ന കാര്യം എന്താണ്? അതെന്നെ ബോധിപ്പിക്കണമെന്നാണ്. അവിടെ പ്രജാപതി പറയുന്ന എന്താണ്? ഇതുവരെ ഞാൻ നിന്നെ ബോധിപ്പിച്ചതെല്ലാം തന്നെയാണ് മുക്തിക്ക് ഉപകരിക്കുന്ന കാര്യം, അല്ലാതെ ഇനി പുതിയതായിട്ട് മുക്തിക്കുള്ള ഒരു കുറുക്കു വഴിയൊന്നും പറയാനില്ല. ഇതുവരെ എന്ത് തുടക്കം മുതൽ ഇതുവരെ എന്തൊക്കെ ഉപദേശിച്ചോ അതെല്ലാം അത് തന്നെയാണ് മുക്തിക്കുള്ള വഴി. വീണ്ടും അതിനെ തന്നെ ഉപദേശിക്കുക എന്നുള്ളതല്ലാതെ മുക്തിക്ക് പുതിയൊരു വഴി ഉപദേശിക്കാനില്ല. ഇതാണ് ഓരോ തവണയും പ്രജാപതി പറയുന്നത്. പക്ഷേ ആ ഉപദേശം കേട്ടുകഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഇന്ദ്രൻ ചോദിക്കുന്ന എന്താണ്? ശരി, അങ്ങ് പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു, പക്ഷേ മുക്തിക്കുള്ള വഴി എന്താണ്? അതൊന്ന് പറഞ്ഞു തരണം. ഇത് തന്നെയാണ് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുഭവം ഇങ്ങനെ തന്നെയാണ്. ശരി, പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷെ മുക്തിക്ക് എന്താ വഴി? അതാണ് മുക്തിക്ക് ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഇവിടെ പ്രതിപാദനം ചെയ്തതെന്നാണ് പറയുന്നത്. എന്താണ് പരമാർത്ഥത്തിന്റെ തത്വം? ആ പരമാർത്ഥത്തിന്റെ ബോധമല്ലാതെ മുക്തിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് പറയുന്നില്ല. അത് തുടക്കം മുതലേ അത് തന്നെ പറയുന്നു. ശരി, ഓരോ തവണ പറയുമ്പോഴും ആ ശരി പറയുന്നു, അത് പറഞ്ഞതെന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷേ മുക്തിക്കുള്ള വഴി ഉപദേശിക്കുന്നതാണ്. അതാണ് പറയുന്നത് എന്ത്? അത് ഊർധ്വം ഇനി വിമോക്ഷ ഇവ ബ്രൂഹി, മോക്ഷത്തിന് വേണ്ടി മാത്രമുള്ള ആ വഴി. ശരിക്കും അവസാനം ആ ശരിയായ രീതിയിൽ കറക്റ്റായി മോക്ഷം, ആ മുക്തി തന്നെ എത്തിച്ചേർന്ന് വേറെങ്ങും പോകാൻ പാടില്ല, അതൊന്ന് പറഞ്ഞു തരണം. പക്ഷെ പ്രജാപതി വീണ്ടും പറയുന്ന എന്താണ്? ഇതുവരെ പറഞ്ഞ എല്ലാ മുക്തിക്കുള്ള വഴി തന്നെയാണ്, പുതിയൊരു വഴിയില്ല എന്ന് പറഞ്ഞാലും വീണ്ടും മനസ്സിലാകുന്നില്ല ശ്രോതാവിന്. ശരിക്കും ആ മുക്തിക്കുള്ള വഴി എന്താണ് എന്ന് വെച്ചാൽ അവിടെ എന്താണ്, എന്തുകൊണ്ടങ്ങനെ ചോദ്യം വരുന്നു? പരമാർത്ഥമായ തത്വത്തെ അവിടെ പ്രജാപതി പ്രകാശിപ്പിച്ചിട്ടും ഇതല്ല മുക്തിക്ക് മറ്റെന്തോ ഉപായം അവശേഷിക്കുന്നു എന്നുള്ള ഒരു തോന്നല്. അതുകൊണ്ട് അതിനി എനിക്കറിയണം എന്ന് ജിജ്ഞാസ. വാസ്തവത്തിൽ ആ പരമാർത്ഥ ബോധത്തിനപ്പുറം ഒരു മുക്തിയോ മുക്തിക്കുള്ള ഉപായമോ അങ്ങനെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. എന്താണ് അവിടെ ബോധ്യപ്പെടലിൽ വരുന്ന എന്തോ ഒരു ന്യൂനത? അതിനാണ് അജ്ഞാനം അല്ലെങ്കിൽ വിപരീയം അല്ലെങ്കിൽ സംശയം എന്നെല്ലാം പറയുന്നത്. അത് അവശേഷിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉപദേശിക്കേണ്ടി വരുന്നത്, വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ മുക്തിക്കുള്ള ഉപായത്തിൽ ആണ് തുടങ്ങിയത്. അതാണ് ഇവിടെ പറയുന്നത്, അസ്മാഭി പ്രതിപാദിത, ഞാൻ പ്രതിപാദനം ചെയ്തത് തുടക്കം മുതൽ എന്താണ്? മുക്തിക്കുള്ള ഉപായമാണ്, പരമാർത്ഥജ്ഞാനമാണ്. പരമാർത്ഥജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് ഞാൻ ആദ്യമേ പ്രയോഗിച്ചത്. അപ്പോൾ അതിനെ ഗ്രഹിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം ഗ്രഹിക്കുക എന്ന് പറയുന്നത് അതിന് വേറെ വാക്കുകളുമില്ല, ഗ്രഹിപ്പിക്കാൻ വേറെ ഒരു അറിവുമില്ല. തുടക്കവും മധ്യവും അവസാനവുമെല്ലാം ആണ് നേരത്തെ പറഞ്ഞത്. എന്താണ് ആദി അന്ത മധ്യേഷു? ഒരേ ഒരു തത്വത്തെയാണ് പറയുന്നത്. പക്ഷെ കേൾവിക്കാരൻ എന്ത് ചെയ്യുന്നു? പലതരത്തിൽ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അജ്ഞാനത്തോടുകൂടിയവനാണ്. അങ്ങനെയാണോ ഉപദേശിച്ചാൽ? ജാഗ്രത ഇരിക്കുന്നത് സംസാരിയാണ്. അങ്ങനെയാണോ ഉപദേശിച്ചാൽ? എല്ലായിടത്തും ഒരേ ഒരു അസംസാരിയായ ആത്മസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തും ഭിന്ന ഭിന്നമായ രീതിയിൽ ബോധിക്കുന്നു, തത്വത്തെ ഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് പറയുന്നു, ഏഷ മഹാനജ ആത്മാ പരമേശ്വര ഏവ അസ്മാഭി പ്രതിപാദിത ഇത്യർത്ഥ. യസ്തു മധ്യേ ബുദ്ധാന്താദ്യ അവസ്ഥ ഉപന്യാസ സംസാരി സ്വരൂപ വിവക്ഷാ മന്യതേ സ പ്രാചീമവി ദിശം പ്രസ്ഥാപിത പ്രതീജിമവി ദിശം പ്രതിഷ്ഠേത. ഇത് സാധാരണ എല്ലാവരുടെയും അനുഭവത്തെ കുറിച്ച് പറയണം. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും പറയുന്നു, എന്നാൽ അവിടെ ജാഗ്രതയിൽ ഒരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞത് അത് വിശ്വനാണ്, സൃഷ്ടിയിൽ ഒരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞു അത് പ്രാജ്ഞനാണ്, അത് തൈജസനാണ്, അല്ല പ്രാജ്ഞനാണ്. സ്വപ്നത്തിൽ ഒരാത്മാവിനെ കുറിച്ച് പറഞ്ഞ് തൈജസ്സനാണ്. മരണത്തിൽ കുറിച്ച് പറയുന്നത് പുനർജന്മം എടുക്കാൻ പോകുന്ന ഒരാത്മാവിനെ കുറിച്ചാണ്. ഇങ്ങനെയെല്ലാം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ വിഭിന്ന ശബ്ദങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ഒരു തത്വമേ ഉള്ളൂ. അതിനെ പല പേരുകളിൽ പറഞ്ഞാലും അതിൻ്റെയെല്ലാം താല്പര്യം എന്താണോ ആ പരമാത്മസ്വരൂപത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതായത് കണക്ക് സയൻസും പഠിക്കുന്നവരെ ഇതിനെല്ലാം വേർതിരിച്ച് വെച്ച് ഇത് വേറെയാണ് അത് വേറെയാണ് എന്നും മനസ്സിലാക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും, പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അത് അവിടെ അജ്ഞാനമില്ലാതെ എങ്ങനെ ശരിയാവും? ഇവിടെ ജാഗ്രതയിൽ വിശ്വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിയല്ലാതെ എങ്ങനെ ശരിയാകും? പരമാർത്ഥത്തെ ബോധിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള സംശയങ്ങൾ വരും. എന്താണ് തത്വശ്രവണത്തിന്റെ വിചാരത്തിന്റെ എല്ലാം താല്പര്യം? എന്താണ് തത്വനിർണയമാണ്. അപ്പൊ തത്വനിർണയത്തിന് വേണ്ടി വരുമ്പെട്ട ഒരുവൻ തത്വശ്രവണത്തിന് ആരംഭിക്കുമ്പോൾ അയാൾ ശരിയായ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരണം. അത് ജാഗ്രതനെ കുറിച്ച് പറഞ്ഞാലും സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞാലും സുഴുത്തിയെക്കുറിച്ച് പറഞ്ഞാലും സർവത്ര ആ തത്വത്തെ വെളിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ആ വിശദീകരണങ്ങളിലൂടെയെല്ലാം ഒരാൾക്ക് തത്വത്തെക്കുറിച്ചുള്ള ശരിയായ സമ്യക്കായ ബോധമാണ് അയാളുടെ ഉള്ളിലുണ്ടാകേണ്ടത്. മറിച്ചായാലോ ജാഗ്രതത്തിൽ പറയുന്നത് ഒരു ഒന്നിനെ കുറിച്ചാണ്, സുഷുപ്തി പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചാണ്, സ്വപ്നത്തിൽ പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചാണ് എന്നിങ്ങനെ അതിൻ്റെ നാനാത്വത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു ഒരാൾ കിഴക്കോട്ട് യാത്ര തിരിച്ച് ആള് പടിഞ്ഞാറിലേക്ക് പോകുന്ന പോലെയാണ്. കിഴക്ക് എന്ന് കരുതി അയാള് യാത്ര തുടങ്ങി, അയാൾക്ക് പോകേണ്ട കിഴക്കാണ്. കിഴക്കേട്ടാണ് അയാള് പോകുന്ന. എന്താണ് ഉദയം ഉദിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അയാൾ യാത്ര പുറപ്പെട്ടു. പക്ഷേ ദിഗ്ഭ്രമം വന്നുപോയി, വഴിയിൽ വിട്ട് അയാളുടെ യാത്ര അയാൾ തിരിച്ച് പടിഞ്ഞാറോട്ട് പോകും പോലെ ആയിപ്പോയി. അപ്പൊ ഈ കിഴക്കോട്ട് യാത്ര തിരിച്ച് പടിഞ്ഞാറോട്ട് താൻ അറിയാതെ തന്നെ വഴിതെറ്റി പോകുന്നത് പോലെയാണ് ഈ വേദാന്ത വിചാരം പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഏകത്വത്തിലേക്ക് ബുദ്ധി ഉറയ്ക്കുന്നതിന് പകരം ചിന്ത നാനാത്വത്തിലേക്ക് പോകുന്നു. എവിടെയാണോ അജ്ഞാനത്തെ അജ്ഞാനം നിരാശ സംഭവിക്കേണ്ടത്, അജ്ഞാനത്തെ നിഷേധിക്കേണ്ടത്, അതിന് പകരം അജ്ഞാനത്തെ കണ്ടുപിടിക്കാനും അജ്ഞാനത്തെ ഉറപ്പിക്കാനും അജ്ഞാനത്തെ ഉറപ്പിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധത്തെ ഉറപ്പിക്കാനും എല്ലാം ശ്രമിക്കുന്നു. അപ്പോ എന്ത് സംഭവിക്കുന്നു? തത്വബോധം ഉണ്ടാകുന്നില്ല. കാരണം ചില ശബ്ദങ്ങൾ അങ്ങനെ ശരിയായ രീതിയിലല്ല അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരുവനെ വഴിതെറ്റിക്കുന്നു, പ്രത്യേകിച്ചും അദ്വൈത വിചാരത്തിൽ. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. യോയം വിജ്ഞാനമയ പ്രാണേഷു സംസാരി ലക്ഷ്യതേ യസ്തു മധ്യേ ബുദ്ധാന്താദ്യവസ്തുപന്യാസ. കാരണം ഇവിടെ ഇടയ്ക്ക് ബുദ്ധാന്തം ജാഗ്രത് അല്ല വിജ്ഞാനമയനെ കുറിച്ച് പറഞ്ഞു. പ്രാണന്മാരെല്ലാം ഉണർന്നിരിക്കുമ്പോൾ അവിടെ ഉണർന്നിരിക്കുന്ന ഒരുവൻ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞു. പ്രാജ്ഞേന സംപരിശുപ്ത. ഇങ്ങനെ ഒരു തത്വത്തെക്കുറിച്ച് പറയാൻ ആരംഭിച്ചിട്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ബുദ്ധാന്തം എന്ന് പറയുന്നത് ജാഗ്രത്. ഇതെല്ലാം മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇന്ദ്രന് പ്രജാപതി ഉപദേശിക്കുന്നതിന്റെ മധ്യത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. ബുദ്ധാന്താദി അവസ്ഥ ഉപന്യാസ, ഇത്തരം അവസ്ഥകളെ കുറിച്ച് നിർദ്ദേശിച്ചതിന്റെ കൂട്ടത്തിലാണ് സുഷുപ്തിയെ കുറിച്ചും പറഞ്ഞത്. ജാഗ്രതയെ കുറിച്ചും പറഞ്ഞു, സുഷുപ്തിയെ കുറിച്ചും പറഞ്ഞു. ജാഗ്രതയെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ സ്വാഭാവികമായിട്ട് സ്വപ്നവും വരും, കാരണം രണ്ട് സമാനമാണ്. അവസ്ഥ ഉപന്യാസ, അങ്ങനെ ഈ അവസ്ഥകളെ കുറിച്ച് ഉപന്യാസിച്ചത് കൊണ്ട് എന്ന് വെച്ചാൽ പ്രജാപതി ഇന്ദ്രനെ അങ്ങനെ ഉപദേശിച്ചത് കൊണ്ട് ചെല്ലു പറയുന്ന എന്താണ്? സംസാരി സ്വരൂപ വിവക്ഷാ മന്യതേ. അവിടെ സംസാരി സ്വരൂപത്തെയാണ് വിവക്ഷിക്കാൻ താല്പര്യപ്പെട്ടത് എന്ന് ചിലർ കരുതുന്നു. ജാഗ്രതയെ കുറിച്ചും സുഷുപ്തിയെ കുറിച്ചും പറയുന്നു. അവിടെ എങ്ങനെയാണ് സംസാരി സ്വരൂപത്തെ കുറിച്ച് പറയുന്നത്? പരമാർത്ഥത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ എന്താണ്? ജാഗ്രതയെ കുറിച്ചോ സുഷുപ്തിയെ കുറിച്ചോ സ്വപ്നത്തെ കുറിച്ചോ പറയുമ്പോൾ ആ സംസാരി സ്വരൂപത്തെ നിഷേധിച്ചിട്ടായിരിക്കും ഉപദേശിക്കുന്നത്. സംസാരി സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിന് ജനന മരണങ്ങൾക്കും ആ ജനന മരണങ്ങളിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കും നിഷേധം സംഭവിക്കും. എങ്ങനെ? സകാരണം. ഈ സംസാരി സ്വരൂപത്തെ നിഷേധിക്കുക എന്ന് വെച്ചാൽ ജനന മരണങ്ങളില്ലെന്നോ സുഖദുഃഖങ്ങളില്ലെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. സകാരണം, കാരണത്തോടു കൂടി അതിനെ നിഷേധിക്കണം. അതിനുള്ള കാരണവുമില്ല. അതിനുള്ള കാരണം എന്താണ്? അജ്ഞാനം. അപ്പോൾ അജ്ഞാനസഹിതമായ സംസാരി സ്വരൂപത്തെ നിഷേധിക്കുകയാണ് അവിടെ അവിടുത്തെ താല്പര്യം. അതുകൊണ്ടാണ് വിജ്ഞാനമയൻ എന്ന് പറഞ്ഞപ്പോൾ വിജ്ഞാനസ്വരൂപൻ എന്ന് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് പ്രാജ്ഞൻ എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ എന്ന് വ്യാഖ്യാനിച്ചത്. അതാണ് അതിൻ്റെ താല്പര്യം. പക്ഷേ അത്തരം ശബ്ദങ്ങളിൽ നിന്ന് മറ്റു തരത്തിലും വ്യാഖ്യാനിക്കാം. വിജ്ഞാനമയൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാകുന്ന വികാരത്തോടുകൂടിയവനെന്നും വ്യാഖ്യാനിക്കാം. എങ്ങനെ? അവിടെ ഈ ബോധം അഹംഭാവം ഉണർന്നിരിക്കുന്നത് ജ്ഞാനമയനായിട്ടാണ്. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അവിടെ വിജ്ഞാനഛായയോടുകൂടിയിരിക്കുന്നു എന്നെല്ലാം പറയാം. വിജ്ഞാനം സംക്രമിച്ചിരിക്കുന്ന ഒരു ഭാവമാണിതെന്ന് പറയാം. ആ വിജ്ഞാന സംക്രമണം കൊണ്ടാണ് തനിക്ക് ഈ ബോധം നിൽക്കുന്നത്, താൻ ധ്യാനിക്കുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് പറയാം. പറയുന്നു ഇതൊന്നുമല്ല, ഇങ്ങനെയെല്ലാം വിശദീകരിക്കാം, വ്യാഖ്യാനിക്കാം, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അതിനെല്ലാം നമുക്കൊരു പ്രക്രിയയായി സ്വീകരിക്കാം. എന്തുകൊണ്ട് തനിക്ക് ഉണർന്നിരിക്കാൻ കഴിയുന്നു, എന്തുകൊണ്ട് തൻ്റെ ബുദ്ധി ചിന്തിക്കുന്നു, എന്തുകൊണ്ട് തൻ്റെ ശരീരം പ്രവർത്തിക്കുന്നു, ഇതിനെല്ലാം ഒരു വിശദീകരണം എന്നുള്ള നിലയ്ക്ക് വിജ്ഞാനമയൻ എന്ന് പറയുന്നതിന് വിജ്ഞാനഛായയോടുകൂടിയവൻ എന്നെല്ലാം അർത്ഥം പറയാം. അത് എന്താണ്? തൻ്റെ ഈ ബാഹ്യമായ അനുഭവത്തിന് ഒരു വിശദീകരണം മാത്രം. അതൊന്നും പരമാർത്ഥമല്ല. ശ്രുതിയുടെ താല്പര്യം എന്താണോ? സംസാരം എന്ന് പറഞ്ഞാൽ ഈ കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഈ സംസാരത്തിൻ്റെ നിഷേധമാണ്. ആ നിഷേധത്തിലൂടെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാനിത് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അതാണ് ശ്രുതിയുടെ താല്പര്യം. പക്ഷേ ഇത് പലരും അത് ആ രീതിയിൽ ധരിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ആദിമധ്യാന്ത അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവിടെ പരമാർത്ഥത്തെ ബോധിക്കാതെ സംസാരി സംസാരം അതും കാര്യകാരണയുക്തമായിരിക്കുന്ന ഈ അവസ്ഥ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ധരിക്കുന്നു. അതുകൊണ്ടാണ് പ്രാജ്ഞൻ എന്ന് പറഞ്ഞപ്പോൾ അജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവനെന്നും മറ്റുള്ള അർത്ഥത്തെ ധരിച്ചത്. അത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? യസ്തു മധ്യേ ഇടയ്ക്ക് ബുദ്ധാന്താദി അവസ്ഥോപന്യാസ ജാഗ്രത് സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളെ ഇവിടെ ഈ ഉപദേശത്തിൽ ഇടയ്ക്ക് നിർദ്ദേശിച്ചതുകൊണ്ട് സംസാരി സ്വരൂപവിക്ഷാം മന്യതേ. ആ സംസാരി സ്വരൂപത്തെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ ജാഗ്രത് വരുന്നു? ജാഗ്രത്തിന് എന്താണ് കാരണം? അതിന് കാരണം അജ്ഞാനമാണ്. അതവിടെ ഉണ്ടായിരുന്നു, സുഷുപ്തിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും സ്മരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പരസ്പരം ബന്ധമുള്ളതാണ്. ഇവയ്ക്ക് കാര്യകാരണഭാവമുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുന്നതാണ് സംസാരി സ്വരൂപ ചിന്ത എന്ന് പറയുന്നത്. ഈ സംസാരി തൻ്റെ സംസാരിയായ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് കാര്യകാരണ ചിന്ത വരുന്നത്. തന്നെ സംസാരിയായ പരമാർത്ഥമാണെന്ന് പറയുന്നിടത്ത് കാര്യവുമില്ല, കാരണവുമില്ല, കാര്യകാരണ ചിന്തയില്ല. അവിടെ ഒരുവൻ എന്താണ്? തത്വത്തെ മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? സംസാരി സ്വരൂപ വിവക്ഷാം യഹ മന്യതേ. ആരാണോ ആ സംസാരി സ്വരൂപത്തെ കുറിച്ചുള്ള ചിന്തയാണെന്ന് കരുതുന്നത്, അവൻ അങ്ങനെ കരുതുന്നവൻ, അവൻ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു. പരമാർത്ഥത്തിൽ എന്താണോ ശ്രീ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അവൻ അതിനെ ഗ്രഹിക്കുന്നില്ല. അവന് പരമാർത്ഥ ബോധം എന്ന് പറയുന്നു ഉണ്ടാകുന്നില്ല. അവനെന്ത് ചെയ്യുന്നു? പ്രാചീമപി ദിശം പ്രസ്ഥാപിത, കിഴക്ക് ദിക്ക് നോക്കി പുറപ്പെട്ടവൻ, യാത്ര പുറപ്പെട്ടവനാണ്. അവനെന്ത് ചെയ്തു? നിർഭാഗ്യവശാൽ ദിഗ്ഭ്രമം കൊണ്ട് എന്ത് ചെയ്തു? പ്രതീചീമപി ദിശം പ്രതിഷ്ഠേത, അവന്റെ യാത്ര തിരിഞ്ഞ് പടിഞ്ഞാറോട്ടായി. നേരെ യാത്ര തിരിഞ്ഞുപോയി. അവൻ തന്നെ അറിഞ്ഞില്ല, ദിക്ക് മാറിപ്പോയതവൻ അറിഞ്ഞില്ല. അങ്ങനെ സംഭവിക്കും. ഒരാൾ കിഴക്കോട്ട് തന്നെ, എനിക്ക് കിഴക്ക് ഒരു ദേശമുണ്ട്, ആ കിഴക്ക് എന്ന് പറയുന്നത് കിഴക്കൻ സമുദ്രത്തിലാണ് തനിക്ക് എത്തിച്ചേരേണ്ടത് എന്നയാള് ഉറപ്പിച്ചിട്ട് യാത്ര പുറപ്പെട്ടു. ദിക്ക് എന്ന് പറയുന്നത് ചിലപ്പം പകല് ദിക്കറിയാൻ പറ്റും, രാത്രി ആയാൽ ദിക്കറിയാൻ പറ്റത്തില്ല. സൂര്യനെ നോക്കിയൊക്കെയല്ലേ പഴയകാലത്ത് യാത്ര ചെയ്യുന്നു. അപ്പോൾ പകലയാൾ ശരിക്കും സൂര്യനെ നോക്കി യാത്ര ചെയ്ത് അയാൾ കിഴക്കോട്ട് തന്നെ പോയി. രാത്രിയായി, അന്ധകാരമായി, സൂര്യൻ മറഞ്ഞുപോയി. അവിടെ വെച്ച് അയാൾക്ക് ദിക്ക് തെറ്റിപ്പോയി. അയാൾ നേരെ പടിഞ്ഞാറോട്ട് അയാളുടെ യാത്ര മാറിപ്പോയി. പിന്നീട് അയാൾ ഉണർന്നു കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, പടിഞ്ഞാറോട്ട് യാത്ര തുടരുന്നു. ദിഗ്ഭ്രമം കൊണ്ട് അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഒരുവൻ തത്വത്തെ പരമാർത്ഥത്തെ അറിയുന്നതിന് വേണ്ടി ഒരുമ്പെട്ടു അതിന് തയ്യാറായി തത്വബോധത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും യാത്ര ആരംഭിക്കുകയും അതിനിടയ്ക്ക് ആ തത്വത്തിൽ നിന്നും വ്യതിചലിച്ചിട്ട് ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുടങ്ങിയ വിവരണങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പരമാർത്ഥത്തെ ഗ്രഹിക്കാതെ അവിടെ പ്രാജ്ഞനെന്ന് പറഞ്ഞാൽ പരമാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത്. ജാഗ്രത്തിൽ വിജ്ഞാനമയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാന സ്വരൂപമായ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഗ്രഹിക്കാതെ വഴിതെറ്റി പോകുന്നു, മറ്റു വിഷയങ്ങളിലേക്ക് പോകും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിൽ പോകുന്നു. അപ്പോൾ കിഴക്ക് ദിക്കിൽ നോക്കി യാത്ര ചെയ്തിച്ചവൻ പടിഞ്ഞാറോട്ട് യാത്ര തിരിഞ്ഞു. മാർഗഭ്രംശം സംഭവിച്ചത് സ്വയം തന്നെ തിരിച്ചറിയുന്നില്ല. അവസാനം പടിഞ്ഞാറ് ദിക്കിൽ എത്തിച്ചേരുമ്പോഴറിയുന്നു ഇതല്ലല്ലോ കിഴക്ക് എന്ന്. അപ്പോൾ ഇങ്ങനെ തത്വവിചാരത്തിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് അപഭ്രംശം സംഭവിക്കാം, ഭ്രഷ്ട് സംഭവിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ശ്രുതി ഇവിടെ പറയുന്നത് ജാഗ്രതാദി അവസ്ഥകളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നത് തത്വത്തെ ഗ്രഹിക്കാനാണ്, മറ്റു കാര്യങ്ങളല്ല. ആണ് യസ്തു മധ്യേ ബുദ്ധാന്താദ്യ വസ്തുപന്യാസ സംസാരി സ്വരൂപക്ഷാ മന്യതേ സ പ്രാചീം അഭി ദിശം പ്രസ്ഥാപിത പ്രതീജീം അഭി ദിശം പ്രതിഷ്ഠേത. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു യഥ ന ബുദ്ധാന്താദ്യ വസ്തുപന്യാസേന അവസ്ഥാവത്വം സംസാരിത്വം വാ വിവക്ഷതി പറയുന്ന. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം ബുദ്ധാന്താദി അവസ്ഥ ഉപന്യാസേന. ഇവിടെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളെ നിർദ്ദേശിച്ചതുകൊണ്ട് അവസ്ഥാവത്വം, അവസ്ഥാവത്വത്തെ ഗ്രഹിക്കരുത്. അവസ്ഥാവത്വം എന്ന് പറയുന്നത് എന്താണ്? അവസ്ഥ ഉണ്ടായിരിക്കുക എന്നുള്ളത്. സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ ആ സുഷുപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. താൻ സുഷുപ്തി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയുള്ളവനാണ്. തനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ്? താൻ അവിടെ അജ്ഞാനത്തോടുകൂടി ഇരിക്കുന്നവനാണ്. ഇതാണ് അവസ്ഥാവത്വം തൻ്റെ. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവസ്ഥാത്രയ സാക്ഷിയാണെന്നെല്ലാം മറ്റും പറയുന്നു. അവിടെ അവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അവസ്ഥയ്ക്ക് താനൊരു സാക്ഷിയാണ് എന്നല്ല ധരിക്കേണ്ടത്. മറിച്ചെന്താണ്? അവസ്ഥയെക്കുറിച്ചല്ല അവിടെ ബോധിപ്പിക്കുന്നത്, സുഷുപ്തിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നത് എന്താണ്? അവിടെ അവസ്ഥാശൂന്യമായ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. താൻ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥയോടുകൂടിയവനാണ് എന്ന് ധരിക്കുമ്പോൾ തന്നിൽ ഇങ്ങനെ പരമാർത്ഥത്തിൽ മൂന്നവസ്ഥകളുണ്ടെന്ന് ധരിച്ചു പോകും. അപ്പോൾ തന്നിൽ പാരമാർത്ഥികമായ ഒരു ജാഗ്രത ഉണ്ട്, അതിന് കാരണമായി പാരമാർത്ഥികമായ ഒരു സുഷുപ്തിയുണ്ട്, അവിടെ അത് അജ്ഞാനമാണ്, ഇങ്ങനെയൊക്കെ ധരിച്ചു പോകും. ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥാവത്വത്തെയല്ല അവിടെ നിർദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, ചില പ്രകരണ ഗ്രന്ഥങ്ങളിലെ ജാഗ്രത എന്ന് പറയുന്ന ഒരവസ്ഥ, സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ, സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ, അതിൽ നിന്ന് വ്യതിരിക്തമായി ഒരു പാരമാർത്ഥികമായ അവസ്ഥ, അവസ്ഥാത്രയ സാക്ഷിയാണ് താനെന്നും മറ്റും പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണ്? അത് ഒരു തുടക്കം, ഒരു പ്രവേശനത്തിന് വേണ്ടി മാത്രം. വാസ്തവത്തിൽ ആ അവസ്ഥാ നിരൂപണം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? സ്വരൂപ നിരൂപണമാണ്. അവിടെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടല്ല, ഒരു കാരണവശാലും അവസ്ഥയെ അംഗീകരിക്കാതെയാണ് അവസ്ഥയെ നിഷേധിച്ചുകൊണ്ടാണ് സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥയില്ല. സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ തൻ്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായില്ല. അവിടെ എന്താണ്? കേവലമായ സ്വരൂപം തന്നെയാണ്, അത് തന്നെയാണ് ജാഗ്രത്തിലും. ഇതാണ് പരമാർത്ഥ നിരൂപണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് യഥ, എന്തുകൊണ്ടെന്നാൽ ബുദ്ധാന്താന്ത്യ അവസ്ഥ ഉപന്യാസേന ബുദ്ധാന്തം ജാഗ്രത സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളെ നിർദ്ദേശിച്ചുകൊണ്ട് അവസ്ഥാവത്വം സംസാരിത്വം ബാ ന വിവക്ഷതി. അവസ്ഥാവത്വത്തെയോ സംസാരിത്വത്തെയോ ഒന്നും അവിടെ വിവക്ഷിച്ചിട്ടില്ല. അന്ന് നമ്മളെ പഠിപ്പിക്കുകയല്ല, അതിനെ ആശ്രയിച്ച് അവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ വഴിതെറ്റും, കിഴക്കല്ല എത്തിച്ചേരുന്നു, പടിഞ്ഞാറായിരിക്കും. അതൊന്നും അവിടെ വിവക്ഷിതം അല്ല. ന വിവക്ഷതി കിം തർഹി, പിന്നെന്താ അവിടെ എന്താ പറയുന്നത്? സുപ്തി ജാഗ്രത എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു അവസ്ഥ രഹിതത്വം അസംസാരിത്വം. എവിടെയെല്ലാം അങ്ങനെ സുപ്തിയെ കുറിച്ച് പറയുന്നു, അവിടെ അവസ്ഥാരഹിതത്വം, അവസ്ഥ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ ചിന്തിക്കാൻ പോലും അങ്ങനെ ഒരു അവസ്ഥയില്ല. അവസ്ഥാരാഹിത്വത്തെ കാണിക്കുകയാണ്. എന്തുകൊണ്ട്? അത് പരമാർത്ഥ സ്വരൂപമാണ് എന്ന് സുഷുപ്തിയിൽ തന്റെ സ്വരൂപത്തെ അവസ്ഥാരഹിതമായി ബോധിച്ചാൽ അവസ്ഥയ്ക്ക് സാക്ഷി എന്നല്ല മനസ്സിലാക്കേണ്ടത്. അവസ്ഥയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവസ്ഥയ്ക്ക് സാക്ഷി? ഒരു കൃത്യം തന്റെ മുമ്പിൽ നടക്കുമ്പോൾ ആ കൃത്യത്തിനെ താൻ കണ്ടാലേ തനിക്കതിന് സാക്ഷിയാകാൻ പറ്റൂ. തന്റെ മുമ്പിൽ അങ്ങനെ ഒരു കൃത്യമേ സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെ സാക്ഷിയാക്കി എങ്ങനെ കോടതിയിൽ കൊണ്ടുപോയി സാക്ഷി പറയിക്കാൻ പറ്റും? ഞാനവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ താൻ സാക്ഷിയല്ല. അതുപോലെ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവസ്ഥയുടെ സാക്ഷിയായിട്ടില്ല. സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു, താൻ അതിന് സാക്ഷിയായിരുന്നു. താൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ സാക്ഷ്യമായി എന്താ ഉണ്ടായിരുന്നത്? സാക്ഷിയായ തനിക്ക് എന്താണ് അവിടെ വിഷയമുണ്ടായിരുന്നത്? അപ്പോൾ പറയേണ്ടി വരും അവിടെ എന്താണ് അവിടെ വിഷയമായിരുന്നത്? അജ്ഞാനമാണ്. അജ്ഞാനം എന്ന് പറയുന്ന ഒരു കട്ടി പിടിച്ച സാധനമാണ്, അതിന് താൻ സാക്ഷിയായിരുന്നു. ഈ സാക്ഷി എന്ന് പറയുന്ന ഈ വിചാരം തന്നെ ഒരുപാട് അപകടം പിടിച്ചാണ്, ദ്വൈതത്തിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. താൻ ഇതിനൊക്കെ സാക്ഷിയാണെന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ് പലപ്പോഴും. ചിലയിടത്ത് അങ്ങനെ നിർദ്ദേശിക്കാറുണ്ടെങ്കിലും എന്തുകൊണ്ട്? തന്നെ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെ ഇല്ല എങ്കിൽ പിന്നെ താൻ ഏതിന് സാക്ഷിയാകും? താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നതെങ്കിൽ തനിക്കെങ്ങനെ മറ്റൊന്നിന് സാക്ഷിയാകാൻ കഴിയും? അപ്പോൾ പാരമാർത്ഥികമായ ചിന്തയിൽ സാക്ഷി ചിന്തയ്ക്ക് യാതൊരു സ്ഥാനമില്ല. അതുകൊണ്ട് അങ്ങനെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ താൻ അവസ്ഥാ സാക്ഷി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ശ്രുതി എന്താ പറയുന്ന? അവസ്ഥാരാഹിത്യത്തെക്കുറിച്ച് പറയുന്ന അവസ്ഥയില്ല, തന്നിൽ നിന്ന് അന്യമായി ഒരവസ്ഥയില്ല, താൻ സാക്ഷിയാകാൻ വേണ്ടി ഒരവസ്ഥയില്ല. സാക്ഷി എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ എന്തുവരും? സാക്ഷ്യമായ ഒരവസ്ഥ വേറെ വരും. ഇപ്പം സുഷുപ്തിയിൽ താനൊന്നിനും സാക്ഷിയല്ല, ജാഗ്രതയിലൊന്നിനും സാക്ഷിയല്ല. പിന്നെ എന്താണ്? അവിടെ സുഷുപ്തനായിരിക്കുന്നത്, ജാഗ്രതായിരിക്കുന്ന ഇവിടെ തൻ്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. ഇതാണ് പാരമാർത്ഥികമായ ചിന്ത. അതുകൊണ്ട് ജാഗ്രതാദി അവസ്ഥകളെക്കുറിച്ച് അവിടെ പറഞ്ഞത് നമ്മളെ അവസ്ഥയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല, അവസ്ഥാരാഹിത്യമാണ്, അവസ്ഥ ഇല്ലാന്ന് ബോധിപ്പിക്കാനാണ്. ആ അവസ്ഥാരാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവിടെ പറയുന്നത്. ആ സുഷുപ്തി എന്ന് പറയുന്നത് എന്താണ്? അതിനെ പരമാർത്ഥ സ്വരൂപമായി ഗ്രഹിക്കുക. അവിടെ ആ സ്വരൂപത്തിൽ നിന്ന് അന്യമായി രണ്ടാമതൊന്നുമില്ല, അതൊരവസ്ഥയല്ല സ്വരൂപമാണ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഈ ജാഗ്രതനും. ഇവിടെയും വിശേഷിച്ചൊരവസ്ഥയില്ല അന്യമായി, ഇവിടെ ആ അവസ്ഥയെ നിരാകരിക്കുന്നു. ഇവിടെ ആ പരമാർത്ഥമായ തത്വം തന്നെയാണ്, തത്വത്തിൽ നിന്ന് അന്യമായി ഇവിടെ തനിക്ക് സാക്ഷിയാകാൻ വേണ്ടി തനിക്ക് സാക്ഷ്യമായ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നാണ്. അപ്പൊ താൻ സാക്ഷിയാണെന്ന് മറ്റും പറയുന്നത് ഒരു ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന പരമാർത്ഥ ചിന്തയിൽ അങ്ങനെ സാക്ഷി ചിന്തയ്ക്കുന്ന ഒരു സ്ഥാനമില്ല. ഉപാസനയിൽ അതിനൊക്കെയുണ്ട്. ഉപാസന എന്ന് പറയുന്നത് എന്താണ്? കൃത്രിമമാണ്, ഇല്ലാത്ത ഒന്നിനെ കൽപ്പിച്ചുകൊണ്ടാണ് ഉപാസിക്കുന്നത്. അപ്പൊ കൃത്രിമമായ ആ വഴിയിൽ അങ്ങനെ സാക്ഷിയാണെന്നും മറ്റും ചിന്തിക്കാം, പക്ഷെ അത് ബഹുകേമമായ ഒരു കാര്യമാണെന്നും ധരിച്ചു കളയരുത്. ആണ് കർമ്മയോഗവും മറ്റു ഉപാസനയാണ്. അവിടെയും മറ്റു സാക്ഷിഭാവത്തെക്കുറിച്ചും മറ്റും പറയും, പക്ഷെ ഇവിടെ തത്വവിചാരത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു കിം തർഹി അവസ്ഥാരഹിതത്വം. അങ്ങനെ പ്രാജ്ഞീയൻ ആത്മനാ സംപരിഷത്വ എന്നും മറ്റും പറഞ്ഞ സ്ഥലത്ത് അവസ്ഥാരഹിതത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അസംസാരിത്വൻ്റെ അസംസാരിത്വത്തെയാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ പരമാത്മതത്വത്തെയല്ലാതെ മറ്റൊന്നിനെയും അവിടെ ബോധിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്.